ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 13 ശ്ലോകം 15. സർവേന്ദ്രിയഗുണാഭാസം സർവേന്ദ്രിയവിവർജിതം അസക്തം സർവഭൃച്ചൈവ നഗുണം ഗുണഭോക്തൃച. ഇവിടെ ജേയമായിരിക്കുന്ന പരമാത്മാവിനെ കുറിച്ച് വിശദീകരിക്കുന്ന സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവർജിതം. അതാണ് വിശദീകരിച്ചത്. അത് ഒരേ സമയം സർവേന്ദ്രിയ വിവർജിതമാണ്, എന്നാൽ സർവേന്ദ്രിയ ഗുണങ്ങളെയും പ്രകാശിപ്പിക്കുന്നതുമാണ്. പരസ്പരം വിരുദ്ധമെന്ന് തോന്നുന്ന രണ്ട് ഭാവങ്ങളെ അവിടെ സമന്വയിപ്പിക്കുകയാണ്. സർവേന്ദ്രിയ ഗുണൈഹി അധ്യവസായ സങ്കല്പ ശ്രവണ വചനാദിഭിർ അവഭാസതേതി സർവേന്ദ്രിയ ഗുണാഭാസം. സർവേന്ദ്രിയ വ്യാപാരീഹി വ്യാപൃതമിവ തജ്ഞേയം. സർവ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെയും പ്രവർത്തിക്കുന്നത് ഈശ്വരൻ തന്നെ. എന്നാൽ പരമാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നില്ല, അതുകൊണ്ട് സർവേന്ദ്രിയ വിവർജിതം എന്നും പറഞ്ഞു. അതുകൊണ്ട് ധ്യായതീവ നേനായതീവ എന്ന് ശ്രുതിയും അവിടെ പറഞ്ഞു. കസ്മാത് പുനഃ കാരണാത്മ വ്യാപൃതം ഏവേദി ഗൃഹീത അടിച്ചു നോക്കുന്നു. എന്തുകൊണ്ട് ഈശ്വരൻ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് കരുതിക്കൂടാ? കാരണം ജീവൻ പ്രവർത്തിക്കുന്നതായിട്ട് അനുഭവമുണ്ട്. ജീവനാണ് കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുന്നത്. ഇതെല്ലാം ഈശ്വരൻ തന്നെ ചെയ്യുന്നു എന്നങ്ങ് സ്വീകരിച്ചാലോ? അങ്ങനെ വന്നാൽ പിന്നെ ജീവനും ഈശ്വരനും തമ്മിൽ ഭേദമില്ല. ഈ ജീവൻ പ്രവർത്തിക്കുന്നു, അതുപോലെ തന്നെ ഈശ്വരനും പ്രവർത്തിക്കുന്നു എന്ന് വരും. അതുകൊണ്ട് അങ്ങനെ ധരിക്കാനും പാടില്ല. ജീവന്റെ പ്രവർത്തനങ്ങളെപ്പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈശ്വരൻ എന്നിങ്ങനെ കർമ്മവുമായി ഈശ്വരനെ നേരിട്ട് ബന്ധപ്പെടുത്താനും പാടില്ല. എന്തുകൊണ്ട്? സർവേന്ദ്രിയ വിവർജിതം സർവകരണരഹിതം. പരമാർത്ഥത്തിൽ അവിടെ ഒരിന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നില്ല. ഈശ്വരനോട് ബന്ധപ്പെട്ട് ഒരിന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നില്ല. എന്നാൽ സർവ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നത് ഈശ്വര സാന്നിധ്യത്താൽ തന്നെ. അതുപോലെ കരണം വ്യാപാരിയിൽ വ്യാപൃതം ജ്ഞേയം. അതുകൊണ്ട് ഈശ്വരൻ അങ്ങനെ ധരിച്ചുള്ളത്. നമ്മൾ സാധാരണ പറയും, എന്താണ് ഈശ്വരനാണ് സൃഷ്ടിക്കുന്നത്, ഈശ്വരൻ നിലനിർത്തുന്നു, ഈശ്വരൻ സംഹരിക്കുന്നു എന്ന് പ്രവൃത്തികൾ, കർണ വ്യാപാരങ്ങളെ ഈശ്വരനോട് ചേർത്ത് വെച്ച് ഈശ്വരനെ കുറിച്ച് ചിന്തിക്കും. സൃഷ്ടികർത്താവാണ്, സ്ഥിതി പാലകനാണ്, സംഹാരകർത്താവാണെന്നെല്ലാം പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ കൽപ്പിക്കുന്നത്? കാരണം അത് ജീവൻ ഇതെല്ലാം ചെയ്യുന്നതായിട്ടാണ് ജീവന്റെ അനുഭവം. സൃഷ്ടിക്കുന്നു, നിലനിർത്തുന്നു, സംഹരിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നതിന് കരണങ്ങളും അതിനുവേണ്ട ശേഷിയും എല്ലാം ഈ ജീവനിലിരിക്കുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവൻ ചിന്തിക്കും താൻ ചെയ്യുന്ന ചെറിയ പ്രവൃത്തി ഇത് വലുതായി ചെയ്യുന്നവനാണ് ഈശ്വരൻ. തന്നിൽ ചെറിയ കരണ വ്യാപാരങ്ങൾ സംഭവിക്കുമ്പോൾ ഇതെല്ലാം ചേർന്ന് വലിയ രീതിയിൽ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒന്നാണ് ഈശ്വരൻ എന്ന് സങ്കല്പിക്കും. അങ്ങനെയും സങ്കല്പിക്കാൻ പാടില്ല. കാരണം വ്യാപാരങ്ങളിലൂടെ വ്യാപരിക്കുന്നവനാണ് ആ ഈശ്വരൻ എന്നും ചിന്തിക്കണ്ട. എന്നുവെച്ചാൽ ഒരിക്കലും അങ്ങനെ ഒരു താരതമ്യ പഠനത്തിലൂടെ മനസ്സിലാക്കേണ്ട ഒരു തത്വമല്ല ഈശ്വരൻ. അങ്ങനെ മനസ്സിലാക്കിക്കളയുന്നു. ആ ജീവനുമായി താരതമ്യപ്പെടുത്തിയിട്ട് ഇതിലും വലിയ ഒന്ന് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കരുത്. പിന്നെ എങ്ങനെ അത് മനസ്സിലാക്കണം? അത് ശ്രുതി തന്നെ പറയുന്നു, യസ്ത്വയം മന്ത്ര അപാണി പാദോ ജവനോ ഗ്രഹീത പശ്യത്യജക്ഷു സശ്നോത്യകർണ എന്നിങ്ങനെ പറയുന്നു. അപാണിപാദ, പാണിപാദങ്ങളില്ലാത്തവനാണ്. നേരത്തെ പറഞ്ഞു എല്ലാ പാദങ്ങളും അവൻ്റേതാണ്, എല്ലാ പാണിയും അവൻ്റേതാണെന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നു പാണിപാദങ്ങളില്ലാത്തവനാണ്. എന്നാലും പാണി എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഗ്രഹിക്കുന്നതിന്, വസ്തുക്കളെ ഗ്രഹിക്കുന്നതിന്. പക്ഷെ ഇവനെന്ത് ചെയ്യുന്നു? പാണിയില്ലാതെ ഗ്രഹിക്കുന്നു. അപാദ, പാദം എന്തിനാണ്? സഞ്ചരിക്കുന്നതിനാണ്. പാദങ്ങളില്ലാതെ ജവനഹ സഞ്ചരിക്കുന്നവനാണ്, ശീഘ്രഗതി സഞ്ചരിക്കുന്നവനാണ്, പാദങ്ങൾ വേണ്ട. പശ്യത്യജക്ഷു, കണ്ണ് കാണാനാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ ഇവൻ കാണുന്നുണ്ട്, പക്ഷെ കണ്ണില്ലാതെയാണ്. സശ്നോത്യകർണഹ, അവന് കേൾക്കുന്നതിന് ചെവിയുടെ ആവശ്യമില്ല. എന്ന് പറയുമ്പോൾ എന്താണ്? ജീവന്റെ ഭാവങ്ങളുമായി ജീവന്റെ പ്രവൃത്തികളുമായി താരതമ്യപ്പെടുത്തിയിട്ട് ഇതിലും വലിയ ഒരു പ്രവൃത്തി ചെയ്യുന്നു. തന്നെക്കാളും വലിയ കണ്ണുള്ളവൻ, തന്നെക്കാളും വലിയ ചെവിയുള്ളവൻ. ആ രീതിയിൽ താരതമ്യത്തിലൂടെ മനസ്സിലാക്കരുത്. അങ്ങനെ മനസ്സിലാക്കേണ്ടതല്ല ഒന്ന് പരമാത്മതത്വം ഇത്യാദി. സ സർവേന്ദ്രിയ ഉപാധി ഗുണ ആനുഗുണ്യ ഭജന ശക്തിമത് ജ്ഞേയമിത്യേവം പ്രദർശനാർത്ഥ നതു സാക്ഷാദേവ ജവനാദി ക്രിയാവത്വ പ്രദർശനാർത്ഥ. സാക്ഷാത് എങ്ങനെയാണോ ജീവനിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്, ഗ്രഹണം, സഞ്ചാരം, കാണുക, കേൾക്കുക, ഇതുപോലെയുള്ള പ്രവൃത്തികൾ നടക്കുന്നത്, അതുപോലെയുള്ള പ്രവൃത്തികൾ ആ രീതി, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം അതുപോലെയൊന്നും അല്ല ഈശ്വരനിൽ നടക്കുന്നത്. സർവേന്ദ്രിയ ഉപാധി ഗുണ ആനുഗുണ്യ, സർവേന്ദ്രിയ ഉപാധി ഗുണങ്ങൾക്കനുസരിച്ച് അതിനെ ആശ്രയിച്ച്, എന്നുവെച്ചാൽ അതിനെല്ലാം സത്തയെ നൽകുന്ന, സത്താസ്ഫൂർത്തിയെ നൽകുന്ന ആനുഗുണ്യ ഭജന ശക്തി, അങ്ങനെയുള്ള ഒരു ശക്തി വിശേഷമാണ്. ഇവിടെ ജീവനിലിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ആ ഇന്ദ്രിയ പ്രവൃത്തികൾക്ക് വേണ്ട സത്തയെ, ആ സത്തയെ നൽകുന്നവൻ, ഇത്രമാത്രമേ മനസ്സിലാക്കൂ. അല്ല, ജീവനെപ്പോലെ പ്രവർത്തിക്കുന്നവനല്ല. ഈശ്വര സത്തയിൽ ജീവന്റെ വ്യാപാരങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ ഈശ്വര സത്തയെ ആശ്രയിച്ചുകൊണ്ട് ജീവവ്യാപാരം നടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അല്ല, ജീവനിൽ നടക്കുന്നത് പോലെയുള്ള വ്യാപാരങ്ങൾ, പ്രവൃത്തികൾ, അല്ലെങ്കിൽ അതിനും വലിയ പ്രവൃത്തികൾ നടത്തുന്ന ഒരുവനാണ് ഈശ്വരൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല. ജീവന്റെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം അതിൽ നിന്ന് അന്യമായ മറ്റേതൊരു സത്തയുണ്ട്. അതായത് ജീവന്റെ ഈ നശ്വരമായ അല്ലെങ്കിൽ ദുർബലമായ ഈ ഭാവങ്ങളിൽ നിന്നും അന്യമാണ് ഏതൊരു സത്തയുടെ സ്ഫുരണയുടെ ആവശ്യമാണ്. ആ സത്തയ സ്ഫൂർത്തി പ്രദാതാവ് എന്നുള്ള നിലയ്ക്ക് ഈശ്വരനെ മനസ്സിലാക്കുക. അപ്പൊ അത് കാണുന്നു, കേൾക്കുന്നു എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം എങ്ങനെ മനസ്സിലാക്കണം? അന്ധോ മണിം അവിന്ദത് ഇത്യാദി മന്ത്രാർത്ഥവ തസ്യ മന്ത്രസ്യ. മുമ്പ് പറഞ്ഞതുപോലെ ഇതൊരു അർത്ഥവാദ വാക്യമാണ്. ശ്രുതി വേദത്തിൽ തന്നെ പറയുന്നതാണ്, അന്ധൻ കണ്ണില്ലാത്തവൻ മണിം അവിന്ദത് ഒരു മണിയെ കണ്ടെടുത്തു എന്നാണ്. കണ്ണില്ലാത്തവൻ എങ്ങനെയാണ് മണിയെ, പ്രകാശമുള്ള വസ്തുവാണ് മണി എന്ന് പറയുന്നത്, അതിനെങ്ങനെ അവൻ കണ്ടെടുത്തു? മന്ത്രാർത്ഥവാദ. ഇതിന്റെ താല്പര്യം വാച്യാർത്ഥത്തെ എടുക്കരുത് ഇങ്ങനെ വരുന്നിടത്ത്. ഇത് മറ്റെന്തോ ഒന്നിനോട് ബന്ധപ്പെട്ടാണ് ആ രീതി. അപ്പോ അന്ധനായിരിക്കുന്നവനും സ്വതേ അന്ധനാണെങ്കിലും അവനും കൈവരാം വലിയ ഭാഗ്യത്തെ എന്നുള്ള രീതിയിൽ മറ്റൊരർത്ഥത്തെ രക്ഷിപ്പിക്കുന്നതിന് വേണ്ടി വാച്യാർത്ഥത്തെ ഇവിടെ ഉപേക്ഷിക്കും. അന്ധന് ഭാഗ്യം വരില്ല എന്നില്ല, അന്ധനും ഭാഗ്യം വരാം. കാരണം അന്ധന് ഐശ്വര്യങ്ങളൊക്കെ വരുന്നതിന് അവന്റെ അന്ധത തന്നെ തടസ്സമായിരിക്കും. പക്ഷേ അതുകൊണ്ട് അന്ധന് ഭാഗ്യം വരില്ല എന്നില്ല, അന്ധനും വരാം ഐശ്വര്യങ്ങൾ. അങ്ങനെ ഒരു താല്പര്യത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മന്ത്രം ശ്രമിക്കുന്നത്. അല്ലാതെ അന്ധനായ ഒരുവൻ പ്രകാശമുള്ള ഒരു മണിയെ കണ്ടെടുത്തു എന്നുള്ള അർത്ഥത്തെ പറയാൻ വേണ്ടിയിട്ടല്ല. അതുപോലെ അവൻ കാണുന്നു കേൾക്കുന്നു എന്നെല്ലാം പറഞ്ഞ് എന്താ താല്പര്യം? ആ ഈശ്വര സത്തയിൽ ഈ ജീവൻ കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുന്നു. ഈശ്വര സത്തയെ ആശ്രയിച്ചുകൊണ്ട് ജീവൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? ആ ജീവന്റെ കണ്ണിലൂടെ കാണുന്നതും ജീവന്റെ ചെവിയിലൂടെ കേൾക്കുന്നതും എല്ലാം ആ പരമാത്മാവ് തന്നെ എന്ന് മനസ്സിലാക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈശ്വരൻ കാണുന്നു കേൾക്കുന്നു എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പറയുന്നു എന്താണ്? അസക്തനാണ്. അത് പറയുന്നു യസ്മാ സർവകരണവർജിതം തത്. പരമാർത്ഥത്തിൽ ഒരു കരണവുമില്ല, എന്നാൽ സർവകരണങ്ങളും അവന്റേതാണ്. അതാണ് ഇവിടെ പറയുന്നു യസ്മാ സർവകരണവർജിതം തജ്ഞേയം. സർവകരണങ്ങൾക്കും ഉടയവനാണ് ഈശ്വരൻ. പക്ഷെ അതേസമയം എന്ത് വരുന്നു? സർവകരണവർജിതവുമാണ്. അതെങ്ങനെ സംഭവിക്കും? തസ്മാത് അസക്തം. അതിന്റെ താല്പര്യമാണ് അത് അസക്തമായിരിക്കുന്നു എന്നുള്ളത്. ഈശ്വരതത്വം അസക്തമായിരിക്കുന്നു. സർവകരണങ്ങളിലൂടെയും കാണുകയും പ്രവർത്തിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും അസ്യം സർവസംശ്ലേഷവർജിതം ആണ് ജീവനും ഈശ്വരനും തമ്മിലുള്ള വ്യത്യാസം. ഈശ്വരൻ ജീവൻ കണ്ണിലൂടെ കാണുമ്പോൾ അവന് ആ കണ്ണിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നില്ല. കണ്ണും ചെവിയുമെല്ലാം എന്ത് വരുന്നു? ആ ജീവന്റെ ഒരു ഭാഗമായി നിൽക്കുന്നു. അതും കൂടി ചേർന്നാലേ ജീവന് പൂർണ്ണത വരുന്നുള്ളൂ. അതെല്ലാം ജീവന്റെ ഉള്ളിലാണ്. അവന്റെ ബാഹ്യകരണങ്ങളും അവന്റെ അന്ധകരണങ്ങളും എല്ലാം എന്താണ്? ജീവന്റെ ഉള്ളിലാണ്. എല്ലാം കൂടി കൂടിച്ചേർന്നാണ് ജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ ജീവൻ അവിടെ അസക്തനായിരിക്കാൻ പറ്റുന്നില്ല, അതിനുള്ള ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് ആ കർണങ്ങൾ, ആ കർണങ്ങളുടെ പ്രവൃത്തികൾ, ആ പ്രവൃത്തിയുടെ ഫലം, അതെല്ലാം ജീവന്റെ ഉള്ളിൽ തന്നെ സംഭവിക്കുന്നു. ജീവന് പുറമേയല്ല. അതുകൊണ്ട് ജീവൻ അതിൽ നിന്നൊരിക്കലും ജീവഭാവത്തിൽ മോചിക്കാൻ കഴിയില്ല. മോചിക്കണമെങ്കിൽ ആ ജീവഭാവം തന്നെ വിടണം. ജീവഭാവം വിട്ടുകഴിഞ്ഞാലോ സർവസംശ്ലേഷവർജിതം. അതാണ് പറയുന്നത്. അപ്പൊ ഈശ്വരഭാവമായി അവിടെ സർവസംശ്ലേഷ സർവസംബന്ധങ്ങളും ഇല്ലാതിരിക്കുന്നു. അതുകൊണ്ട് ഈശ്വരനെ അങ്ങനെ പറയാം. സർവകരണങ്ങളിലൂടെയും അവൻ പ്രവർത്തിക്കുന്നു, അതേസമയം അവൻ സർവകരണങ്ങളിൽ നിന്നും ഉള്ള സർവസംബന്ധങ്ങളും വിട്ടുനിൽക്കുന്നു. യദ്യപ്യേവം തഥാപി സർവഭൃച്ചൈവ സദാസ്പദം ഈ സർവം സർവത്ര സദ്ബുദ്ധി അനുഗമാത്. അവൻ സർവഭൃത്താണ്, സർവത്തെയും നിലനിർത്തുന്നവനാണെന്നർത്ഥം. സർവത്തെയും ഭരിക്കുന്നവനെന്ന് വെച്ചാൽ സർവത്തെയും നിലനിർത്തുന്നു. അത് വിശദീകരിക്കുന്നു സദാസ്പദം ഈ സർവം. സർവവും ആ സത്തിനെ ആശ്രയിച്ചിരിക്കുന്നു, ഉണ്മയെ ആശ്രയിച്ചിരിക്കുന്നു, ഉണ്ട് എന്നുള്ള ഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു. സർവം എന്ന് ഈ പ്രപഞ്ചത്തില് ഏതൊന്നാണോ അറിവിന് വിഷയമായി തീരുന്നത്, എന്തായാലും ഉള്ളതായാലും ശരി, ഒരു വസ്തുവിന് നമ്മൾക്ക് ഉള്ളതായി അനുഭവപ്പെട്ടാലും ശരി, ഒന്നിനെ നമ്മൾ ഇല്ലാത്തതായി അനുഭവപ്പെട്ടാലും ശരി, ആ സർവ വസ്തുക്കളും ഉണ്മയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. സദാസ്പദം. സർവ വസ്തുക്കളും ഒന്നിനെ ആശ്രയിക്കുന്നുണ്ട്, ഏകമായ ആ ഉണ്മയെ ആശ്രയിക്കുന്നുണ്ട്. ഉണ്മ നിലനിൽപ്പ്, അതിനെ ആശ്രയിക്കുന്നതുകൊണ്ട് അതാണ് സർവാധാരമായ പരമാത്മവസ്തുവിന്റെ പ്രത്യക്ഷമായ ജീവന് അനുഭവവേദ്യമായിരിക്കുന്ന സ്ഫുരണം. ആ ഉണ്മയാണ്, അതാണ് സദാസ്പദം ഈ സർവം എന്ന് പറയുന്ന. ഇവിടെ എന്താണ്? ജീവന്റെ അനുഭവത്തെ എടുത്തുകൊണ്ട് പറയുകയാണ്. എങ്ങനെയുള്ള അനുഭവം? സർവത്ര സദ്ബുദ്ധി അനുഗമ. എവിടെ അനുഭവമുണ്ടോ അവിടെ സദ്ബുദ്ധിയുമുണ്ട്. സദ്ബുദ്ധി ഇല്ലാതെ ഒരു അനുഭവം ജാഗ്രതത്തിലായാലും ശരി സ്വപ്നത്തിലായാലും ശരി സർവത്ര സദ്ബുദ്ധിയില്ലാതെ നമുക്കൊരു അനുഭവം ഉണ്ടാകത്തില്ല. അങ്ങനെ സർവ അനുഭവങ്ങളിലും അനുഗമാ അനുസ്യൂതമായിരിക്കുന്നതുകൊണ്ട് അങ്ങനെ അനുഭവപ്പെടുന്നതുകൊണ്ട് അതിനെ തന്നെ സർവാധാരമായി സ്വീകരിക്കേണ്ടി വരും. സർവാധാരത്തെ എന്തു പറയുന്നു? പരബ്രഹ്മം, പരമാത്മാവ്, ഈശ്വരൻ എന്നൊക്കെ പറയുന്നു. നമ്മുടെ ബുദ്ധിക്ക് വിഷയമായിരിക്കുന്ന ഈ സത്, സദ്ബുദ്ധിക്ക് വിഷയമായിരിക്കുന്ന ഈ സത്താണോ പരമാത്മാവ്? അപ്പോ പരമാത്മാവ് സർവപ്രത്യക്ഷമാണല്ലോ. പറയുന്നു ആ സത്ത് തന്നെയാണ് പരമാത്മാവ്. പരമാത്മാവ് സർവപ്രത്യവേദ്യം എന്നാ പറയുന്നു. സർവപ്രത്യയങ്ങളിലൂടെയും വേദ്യമായിരിക്കുന്ന ഒന്നാണ്. എന്നാ പിന്നെ അതിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി കൂടുതൽ അന്വേഷിക്കേണ്ട കാര്യമില്ല, പരിശ്രമിക്കേണ്ട കാര്യമില്ല. സർവപ്രത്യ വേദ്യമായിരിക്കുന്നു. അതിന് സത്ത്, സദനുഭവം സർവത്ര ഉണ്ടെങ്കിലും അത് അതിനെ സോപാധികമായിട്ട് ഗ്രഹിക്കാൻ കഴിയുന്നു. അതുകൊണ്ടാണ് വീണ്ടും ഈശ്വര അന്വേഷണം വേണ്ടി വരുന്നത്. ഉപാധികളിലൂടെ ഗ്രഹിക്കാൻ പറയുന്നു. എന്നുവെച്ചാൽ പ്രപഞ്ചാനുഭവങ്ങളിലൂടെ, പ്രപഞ്ചാനുഭവങ്ങളിൽ കലർന്നേ അത് അനുഭവപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് അതിനെന്ത് പറയുന്നു? ആ പരമാത്മ വസ്തുവിന്റെ ഒരു സ്ഫുരണമാണത് എന്ന് പറയുന്നു. സത്തയുടെ സ്ഫൂർത്തിയാണതെന്ന് പറയുന്നു. അത് ഭാഗികമായിട്ട് അല്ലെങ്കിൽ അത് സാമാന്യമായിട്ട് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് വീണ്ടും ആത്മാന്വേഷണത്തിന് മുതിരുന്നത്. പക്ഷെ ആ ഒരു അനുഭവം കൂടാതെ, ഈശ്വര അനുഭവം കൂടാതെ ജീവന് അനുഭവമേ ഇല്ല. സർവ അനുഭവങ്ങൾ അത് തന്നെ. അപ്പൊ സംശയം വരും, അനുഭവങ്ങൾ രണ്ടു തരത്തിലുണ്ടല്ലോ, സത്യമായിട്ടും സത്യമായിട്ടും മിഥ്യയായിട്ടും. മിഥ്യാനുഭവങ്ങളും ഉണ്ടല്ലോ, അവിടെയും എങ്ങനെയായി സത്താസ്ഫുരണം വരുന്നു? അവിടെയും സത്ത തന്നെയാണ് സ്ഫുരിക്കുന്നത്. നഹി മൃഗതൃഷ്ണികാദയോ അപി നിരാസ്പദ ഭവന്തി. മൃഗതൃഷ്ണിക, നമ്മൾ മിഥ്യയായ അനുഭവങ്ങളെന്ന് കരുതുന്ന രജ്ജസർപ്പം, സിദ്ധികാരചിതം, മൃഗതൃഷ്ണിക, ഭ്രമാത്മകമായ അനുഭവങ്ങളെന്ന് പറയുന്നത് പോലും എന്താണോ, ആ സത്തിനെ ആശ്രയിച്ചിട്ടാണ്. അനുഭവത്തെക്കുറിച്ച് നമ്മൾ എന്താണ് പറയുന്നത്? മൃഗതൃഷ്ണിക അസ്ഥി, രജ്ജു സർപ്പം അസ്ഥി, ശക്തികാരചിതം അസ്ഥി. അവിടെയെല്ലാം, അവിടെയും ഈ അസ്തിത്വം നിരാസ്പദമായി ഒരനുഭവത്തിനും നിലനിൽക്കാൻ കഴിയത്തില്ല. ആ അസ്തിത്വത്തെ ആശ്രയിച്ച് തന്നെയാണ് നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഭൗതികമായ അധിഷ്ഠാനത്തെ ആശ്രയിച്ച് തന്നെയാണ് നിലനിൽക്കുന്നത്. മൃഗതൃഷ്ണിക അനുഭവത്തിന് മരുഭൂമി വേണം, സൂര്യമരീചിക അതവിടെ ആവശ്യമാണ്, രജ്ജുസർപ്പ അനുഭവത്തിന് രജ്ജു വേണം, ശുക്തികാരചിതത്തിന് ശുക്തിക വേണം. അപ്പൊ നിരാസ്പദമായി ആധാരം കൂടാതെ ഒരനുഭവമില്ല. മാത്രമല്ല, അനുഭവം സ്പഷ്ടമായും എന്താണ്? സത് എന്നുള്ള അനുഭവമാണ്, അതെല്ലാം ഉണ്ട് എന്നുള്ള അനുഭവമാണ്. മൃഗതൃഷ്ണികയെ അനുഭവിക്കുന്നവന് മൃഗതൃഷ്ണിക ഇല്ലെന്നുള്ള അനുഭവമല്ല, ഉണ്ടെന്ന് തന്നെയാണ്. ഒരു വസ്തു ഇല്ല എന്നുള്ള അനുഭവം വരുമ്പോഴോ അവിടെ എങ്ങനെ സദനുഭവം ഉണ്ടാവും? വസ്തുവില്ല എന്ന് പറയുമ്പോൾ ഇല്ലായ്മയെ നമ്മൾ അവിടെ സ്വീകരിക്കുന്നു, അംഗീകരിക്കുന്നു. ഇല്ലായ്മയുടെ അസ്തിത്വത്തെയാണ് അവിടെ അറിയുന്നത്. അങ്ങനെ വരുമ്പോൾ ഭാവരൂപത്തിലായാലും അഭാവരൂപത്തിലായാലും മിഥ്യാരൂപത്തിലായാലും ഏത് തരത്തിലായാലും ശരി, സർവ അനുഭവങ്ങളിലും അസ്തിത്വം അനുസ്യൂതമായിരിക്കുന്നു. അതുകൊണ്ട് സർവവും എന്താണ്? ആ സത്തിനെ ആശ്രയിച്ച് നിൽക്കുന്നു. ആ സത്ത് പരമാത്മാവിന്റെ സ്വാഭാവികമായ സ്ഫുരണമാണ്. അത് ഉപാധികളിലൂടെ സ്ഫുരിക്കുന്നു. എന്നുവെച്ചാൽ പ്രപഞ്ചഘടകങ്ങളിലൂടെ സ്ഫുരിക്കുന്നു. ആ പ്രപഞ്ച ഘടകങ്ങളെ വിഷയമാക്കുന്ന നമ്മുടെ അനുഭവത്തിൽ അത് സ്ഫുരിക്കുന്നു. അതാണ് സ്വാഭാവികമായ സ്ഫുരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഉപാധിരഹിതമായ സാക്ഷാത്കാരത്തിന് വേണ്ടി വീണ്ടും ശ്രമിക്കേണ്ടി വരുന്നു. അതാ സർവഭൃത് സർവം വിഭർത്തി. അതുകൊണ്ട് ഇവിടെ സർവത്തിനെയും നിലനിർത്തുന്നത് ആ പരമാത്മാവ് തന്നെ. അതുകൊണ്ട് സർവ്വ അനുഭവങ്ങളിലൂടെയും സാക്ഷാത്കരിക്കുന്നത് ആ പരമാത്മാവിനെ തന്നെ എന്നർത്ഥം. നിർഗുണം അടുത്ത് പറയുന്നു. സ്യാദിതം ചാന്യത് ജ്ഞേയസ്യ സത്വാധിഗമ ദ്വാരം. ഇതം ചാന്യത് ജ്ഞേയസ്യ സത്വ അധിഗമ ദ്വാരം. സ്യാദിതം ചാന്യത് ജ്ഞേയസ്യ സത്വാധിഗമ ദ്വാരം. വേറെയുണ്ട് എന്താണോ അജ്ഞേയമായിരിക്കുന്ന പരമാത്മാവിന്റെ ഉണ്മയെ അറിയുന്നതിനുള്ള ഉപായങ്ങൾ നിരവധിയാണ്. എന്താണത്? സർവഭൃത്, സർവഭൃത്തായിരിക്കുന്ന, സർവാധാരമായിരിക്കുന്ന എന്ന നിലയിലും അതിനെ അറിയാം. ഇവിടെ പറഞ്ഞു, നേരത്തെ പറഞ്ഞു എന്താണോ, സർവകർണങ്ങളോടും കൂടിയിരിക്കുന്നു. എന്നിട്ട് ഇവിടെ പറയുന്നത് എന്താണ്? നിർഗുണം. നിർഗുണവുമാണ് സത്വരജസ്തമാംസി ഗുണ തേർവർജിതം തജ്ഞേയം. ഗുണങ്ങളെന്ന് പറയുന്നത് പ്രസിദ്ധമായിരിക്കുന്ന ഗുണങ്ങളാണ്. അതിനെ പറയുന്നത് സത്വരജസ്തമസുകളാണ്. പ്രത്യേകിച്ച് ഇവിടെ കൂടുതലും ചർച്ച ചെയ്യുന്നത് ആ ഗുണത്തെക്കുറിച്ചാണ്. സത്വരജസ്തമസ് എന്ന് പറയുമ്പോൾ ആ ഗുണങ്ങൾ, അതിന്റെ കാര്യങ്ങൾ, സത്വത്തിന്റെ കാര്യമായി വരുന്ന ജ്ഞാനം തുടങ്ങിയ ഗുണങ്ങൾ, രജസിന്റെ കാമമായി വരുന്ന കാമാദി ഗുണങ്ങൾ, തമസ് അതിന്റെ കാര്യമായി വരുന്ന മോഹം തുടങ്ങിയവ, ഇത്തരം ഗുണങ്ങൾ ഇല്ലാത്തത് നിർഗുണം. അതുമാണ് ആ പരമാത്മാവ്. നേരത്തെ പറഞ്ഞത് അത് സഗുണനെന്നാണ്. സർവേന്ദ്രിയ ഗുണാഭാസം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞെന്താണ്? സർവത പാണിപാദം തത് സർവദോക്ഷി ശിരോമുഖം എന്ന് പറയുമ്പോൾ അത് സഗുണനായി പറയുകയാണ്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് എന്ന് പറയുന്നത് എന്താ? നിർഗുണമാണ്. ചിലർക്ക് നിർഗുണമെന്ന് കേൾക്കുമ്പോൾ വെറുപ്പാണ്. ഈശ്വരൻ എങ്ങനെ നിർഗുണനാകും? നിർഗുണൻ എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ വരുന്ന സങ്കല്പം എന്താണ്? ഒരു ഗുണവുമില്ലാത്തവൻ എന്നുള്ള അർത്ഥത്തിലാണ്. ഈശ്വരൻ അങ്ങനെ ഒരു ഗുണമില്ലാത്തവനാക്കുന്ന എങ്ങനെ? അതുകൊണ്ട് അങ്ങനെ ഒരു ഈശ്വരനെ സങ്കല്പിക്കുന്നതിന് ചിലർക്ക് ബുദ്ധിമുട്ടാണ്. ചിലർക്ക് സഗുണമെന്ന് കേൾക്കുമ്പോൾ അത് ഒരു പോരായ്മ. ഈശ്വരനും നമ്മെ പോലെ തന്നെ ഗുണങ്ങളുണ്ടോ? ദോഷങ്ങളും വരത്തില്ലേ? അതുകൊണ്ട് സഗുണത്തോട് പ്രതിപത്തിയും നിർഗുണത്തോട് വെറുപ്പുമുള്ളവരുണ്ട്. നിർഗുണത്തോട് പ്രതിപത്തിയും സഗുണത്തോട് വെറുപ്പുമുള്ളവരുണ്ട്. ഈശ്വരതത്വം എന്ന് പറയുന്ന ഒന്നിനെക്കുറിച്ച് പലതരത്തിലുള്ള കൽപ്പനകൾ നടത്തിയിട്ട് ഏതെങ്കിലും ഒരു പക്ഷത്ത് പിടിച്ചുകൊണ്ട് ഞാൻ ധരിച്ചിരിക്കുന്ന ഈശ്വരനാണ് ശരിയായ ഈശ്വരൻ, മറ്റേ ഈശ്വരൻ ശരിയല്ല എന്ന് വൃഥാ തർക്കിക്കുന്ന ബുദ്ധികൾ. അപ്പൊ അങ്ങനെ തർക്കിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് രണ്ടും പറയുന്നത്. എന്താണോ സർവത പാണിപാദം, ഒരേ സമയം സർവപാണിപാദങ്ങളോടും കൂടിയവനാണ്, അതേസമയം നിർഗുണനുമാണ്. അല്ലാതെ ഈശ്വരൻ നിർഗുണനാണെന്ന് പറയുന്നത് ശങ്കരാചാര്യങ്ങളെത്തി പ്രത്യേക കണ്ടുപിടുത്തമൊന്നുമല്ല. ചിലങ്ങനെ ധരിച്ചിരിക്കുന്നു. ശങ്കരാചാര്യർ ഇങ്ങനെ കുത്തിയിരുന്ന് ആലോചിച്ച അവസാനം എഴുതി പഠിപ്പിച്ച ഒന്നാണ് ഈ നിർഗുണത്വം. വാസ്തവത്തിൽ ഞങ്ങളുടെ ദൈവം അങ്ങനെയൊന്നുമല്ല, ഞങ്ങളുടെ ദൈവം സഗുണനാണ്. അങ്ങനെ വൃഥാ അഭിമാനിക്കുന്ന വരുമുണ്ട്, മൂഢന്മാരുമുണ്ട്. അത്തരം മൂഢത കളയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് രണ്ടും പറഞ്ഞിരിക്കുന്നത്. ശങ്കരാചാര്യരുടെ പ്രത്യേക കണ്ടുപിടുത്തമൊന്നുമില്ല, ഗീതാകാരൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതങ്ങനെ നിർഗുണമാവും, പറയുന്നതാണ് നിർഗുണമാകുമോ, നിർഗുണമായി കഴിഞ്ഞാൽ എങ്ങനെ പറയാൻ പറ്റും, ഈ ഉപദേശിച്ചാണ് നിർഗുണനാണോ, അങ്ങനെയാണെങ്കിൽ എങ്ങനെ അർജുനനോട് സംസാരിച്ചു, സംസാരിച്ചതുകൊണ്ട് തന്നെ ഇത് സഗുണനല്ലേ എന്ന് പറഞ്ഞു നമുക്ക് സഗുണത്തെയും സമർത്ഥിക്കാം. അല്ല, മറിച്ച് ഇവിടെ പറയുന്ന രീതിയിൽ നിർഗുണത്തെയും സമർത്ഥിക്കാം. അപ്പൊ ഈശ്വരന്റെ പേരിൽ അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു വിഷയത്തെ എടുത്തിട്ട് അവിടെ എന്തെങ്കിലും സമർത്ഥിക്കുന്നത് അത് വലിയ സാമർഥ്യമൊന്നുമല്ല ജീവന്. അതൊക്കെ ബുദ്ധിയുടെ കളികളാണ്. കഴിവുള്ളവൻ എന്തും സമർത്ഥിക്കാം, ബുദ്ധിക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്തും സമർത്ഥിക്കാം, എന്തിനേയും നിഷേധിക്കാം. അതുകൊണ്ട് അത് സമർത്ഥിക്കുക നിഷേധിക്കുക എന്നുള്ള രീതിയിലല്ല, ഒരു തത്വം എന്നുള്ള നിലയ്ക്ക് അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അങ്ങനെ മനസ്സിലാകുമ്പോൾ ഇത് രണ്ടും തമ്മിൽ വിരോധമൊന്നുമില്ല. സഗുണമെന്ന് പറയുന്നതും നിർഗുണമെന്ന് പറയുന്നതും തമ്മിൽ വിരോധമൊന്നുമില്ല. വിരോധമുണ്ടെന്ന് പറയുന്ന വെറും പിള്ളേർ, കൊച്ചു പിള്ളേർ പറയുന്ന, അതിനെ കാര്യമായിട്ടെടുക്കരുത്. എന്നുവെച്ചാൽ ചില പുസ്തകങ്ങളിലും ഒക്കെ ഇങ്ങനെ പറയും, ചില പാവ സ്വാമിമാർ പ്രസംഗിക്കുമ്പോഴും പറയും, അത് നമ്മൾ ഗൗരവമായിട്ടെടുക്കണ്ട. ഇവിടെ എന്താണ് ഭഗവാൻ പറയുന്നത് അത് കേട്ടാൽ മതി. ഭഗവാൻ എന്ത് പറയുന്നു, അത് സഗുണമാണെന്ന് പറയുന്നു. പിന്നെ തൊട്ടടുത്ത് തന്നെ പറയുന്നു നിർഗുണമാണ്. അപ്പോൾ ഇത് രണ്ടും പറയാം. ഈശ്വരന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തത്വങ്ങൾ ഉണ്ടാക്കി തർക്കിച്ച് അതിന്റെ പേരിൽ മതവും മത്സരവും ഒന്നും ഉണ്ടാക്കാനല്ല ഈശ്വരൻ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു, അവർ പണിക്ക് വേണ്ടിയിട്ടല്ല. അപ്പോൾ ഈശ്വരന്റെ സൃഷ്ടികളായിരിക്കുന്ന ജീവന്മാർ തന്നെ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു വിഷയത്തെ എടുത്തിട്ട് അതിന്റെ പേരിൽ തർക്കിച്ച് ജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുന്നതിൽ യാതൊരർത്ഥവുമില്ല. അതുകൊണ്ട് എന്ത് പറയുന്നു, ഈശ്വരൻ എല്ലാത്തിനും അംഗീകരിച്ചിരിക്കുകയാണ്. നിനക്ക് വേണമെങ്കിൽ എന്നെ നിർഗുണൻ എന്ന് വിളിക്കാം, അല്ല ഇനി സഗുണനാണ് എന്ന് വിളിക്കണമെങ്കിൽ അങ്ങനെയും വിളിക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കുന്ന കാര്യമാണ്, അതിന്റെ പേരിൽ നമ്മൾ തർക്കിക്കേണ്ട കാര്യമില്ല. പിന്നെ ആർക്ക് എന്ത് പറഞ്ഞാലാണോ സമാധാനം കിട്ടുന്നത് അത് പറഞ്ഞോളുക. സത്വരജസ്തമാംസി ഗുണാഹ തൈർ വർജിതം തജ്ഞേയം, അതില്ലാത്തതായും അതിനെ മനസ്സിലാക്കാം. വീണ്ടും തിരിച്ചു പറയുന്നു, ഇപ്പൊ പറഞ്ഞതിന് നേരെ വിരുദ്ധമായിട്ടെടുത്ത് പറയുന്നു, തഥാപി ഗുണഭോക്തൃജ, അത് ഗുണങ്ങളെയൊക്കെ അനുഭവിക്കുന്നവരുമാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, നിർഗുണം ഗുണഭോക്തൃജ എന്ന് പറയുന്ന ഇത് പൂർണമായും സാഖ്യന്മാരുടെ സിദ്ധാന്തമാണ്, കപിലിന്റെ സിദ്ധാന്തമാണ്. മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ സാഖ്യന്റെ ശങ്കരാചാര്യർ ശക്തമായി സാഖ്യ സിദ്ധാന്തത്തെ ചില അംശങ്ങൾ നിഷേധിക്കുമെങ്കിലും സാഖ്യന്റെ ചില സിദ്ധാന്തങ്ങളെ അതുപോലെ തന്നെ അംഗീകരിക്കുന്നു. എന്തുകൊണ്ട്? ഇവിടെ ഭഗവാനും അത് അംഗീകരിച്ചിരിക്കുകയാണ്. ചില ചോദിക്കുന്നത് ശ്രുതി പറഞ്ഞിട്ടില്ലേ, ഉണ്ട്, അതിന് അടുത്ത് പ്രമാണം പറയും. എല്ലാ ദർശനങ്ങൾക്കും ആസ്തിക ദർശനങ്ങൾക്ക് വിശേഷിച്ചും ശ്രുതി തന്നെയാണ് പ്രമാണം. ആ ശ്രുതിയെ അവരാശ്രയിക്കുന്നുണ്ട്. എന്നാലും ഓരോ ദർശനങ്ങളെയും ദർശന രൂപത്തിൽ ആവിഷ്കരിച്ച ഓരോ ആചാര്യന്മാരും ഓരോരോ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ കപിലാചാര്യൻ ആവിഷ്കരിച്ച ഒരു സിദ്ധാന്തമാണ് സാഖ്യം. ആ സാഖ്യത്തിലെ മുഖ്യമായ ഒരു സിദ്ധാന്തമാണ് എന്താണോ, ഈ ആത്മാവ് നിർഗുണമാണ്, അതേസമയം അവൻ ഗുണഭോക്താവുമാണ്. ഈ ഗുണഭോക്താവെന്നുള്ളത് ശരിക്കും അദ്വൈതത്തിലേക്ക് വരുമ്പോൾ ശങ്കരാചാര്യ അതിനെ നിഷേധിക്കുന്നുണ്ട്. എങ്ങനെ അത് കർത്താവുമല്ല ഭോക്താവുമല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നുണ്ട്. പക്ഷെ സാഖ്യൻ ഗുണഭോക്തൃത്വം എന്ന് പറയുന്നതിന് അംഗീകരിക്കുന്നു. അതുകൊണ്ട് അതിന് അതേപടി ഇവിടെ ഗീതാകാരൻ, കാരണം ഗീതയിൽ ഏറ്റവും സ്വാധീനിച്ചിരിക്കുന്നു. ശങ്കരാചാര്യ ഭാഷ എഴുതിയതിനു ശേഷമല്ല ഭഗവാൻ ഉപദേശിച്ചു, ശങ്കരാചാര്യരുടെ അദ്വൈതം പഠിച്ചിട്ടില്ല ഗീതാകാരൻ ഇത് ഉപദേശിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്തു, ആ സാഖ്യത്തിന്റെ സ്വാധീനം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. ഇത്തരം ഗ്രന്ഥങ്ങൾ, ഉപനിഷത്തുകളായാലും ഗീതയായാലും ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ പിൽക്കാലത്ത് വന്ന ഏതെങ്കിലും ഒരു ആചാര്യന്റെ ദർശനത്തിന് മാത്രം വച്ചുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഭാഗികമായ ഒരു കാഴ്ചപ്പാടായി. കാരണം എല്ലാ ആചാര്യന്മാരുടെയും എല്ലാ ദർശനങ്ങൾക്കും ആധാരമായിരിക്കുന്നതാണിത്, ഗീതയായാലും മനുഷ്യത്തുകളായാലും. എല്ലാത്തിനും അതിനകത്ത് സ്ഥാനമുണ്ട്. അതുകൊണ്ട് വിവേക ചൂടാമണി പഠിച്ചിട്ട് ഗീത വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എല്ലായിടത്തും അത് ശരിയാകത്തില്ല. ചിലയിടത്തൊക്കെ ശരിയാകും, ചിലയിടത്ത് ശരിയാകാതെയും വരും, അവിടെ വിട്ടു കളയേണ്ടി വരും. അങ്ങനെ സാധാരണ ചെയ്യുന്നു. അതുകൊണ്ട് അതുപോരാ, ഗീതയിൽ സാഖ്യ ദർശനത്തിന്റെ സ്വാധീനം ഉണ്ടെന്ന് എന്തുകൊണ്ട് പറയും? കാരണം മഹാഭാരതത്തിന്റെ ഭാഗമായിട്ടാണ് ഗീത വരുന്നത്. മഹാഭാരതത്തിന്റെ പല ഭാഗത്തും സാഖ്യ ദർശനത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. ഇവിടെ തന്നെ പറയുന്നു, സാഖ്യേന യോഗേന കർമ്മയോഗേന ചാപരി എന്ന് പറയുന്നു. ഇനിയും ശങ്കരാചാര്യ സാഖ്യ ദർശനത്തിലെ തത്വങ്ങളെ തന്നെ പ്രതിപാദിക്കും. അതുകൊണ്ട് ആ സാഖ്യ ദർശനത്തിലെ ആ മുഖ്യമായ സിദ്ധാന്തത്തെ തന്നെ ഇവിടെ നിർഗുണം ഗുണഭോക്തൃച്ച എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. പക്ഷെ ആ ഗുണഭോക്തൃത്വം എന്ന് പറയുന്നത് അദ്വൈതപരമായി വ്യാഖ്യാനിക്കുമ്പോൾ സാഖ്യന്മാരെ വ്യാഖ്യാനിക്കുന്ന പോലെ അല്ല എന്നുള്ള വ്യത്യാസമേയുണ്ട്. ഗുണാനാം സത്വരജസ്തമസാം ശബ്ദാദി ദ്വാരേണ സുഖ ദുഃഖ മോഹ ആകാര പരിണതാനാം ഭോക്തൃ ഉപലബ്ധൃ ചതജ്ഞേയം. ഗുണഭോക്താവ് എന്ന് പറഞ്ഞ ഇവിടെ ആചാര്യസ്വാമികൾ എങ്ങനെ വ്യാഖ്യാനിക്കും? ഗുണങ്ങൾ എന്താണ്? സത്വരജസ്തമസ, സത്വരജസ്തമസ് അതിനെ അനുഭവിക്കുന്നു എന്നല്ല, മറിച്ചോ ശബ്ദാദിദ്വാരേണ, ശബ്ദാദി വിഷയങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ആ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമായിട്ടുള്ള സംബന്ധം, ആ സംബന്ധത്തിലൂടെ എന്ത് വരുന്നു? ഈ സത്വരജസ്തമസ്സുകൾ തന്നെ സുഖ ദുഃഖ മോഹാകാര പരിണതാനം, സത്വം പ്രധാനമായും സുഖമായി, രജസ് കാമാദികളായി അല്ലെങ്കിൽ ദുഃഖമായി, തമസ് മോഹമായി, ഇങ്ങനെ അന്ധക്കരണത്തിൽ പരിണമിക്കുന്നു. ഈ ഗുണങ്ങൾ തന്നെ സാഖ്യ സിദ്ധാന്തമനുസരിച്ചും അദ്വൈതി അംഗീകരിക്കുന്ന രീതിയിലും നമ്മുടെ അന്ധക്കരണം എന്ന് പറയുന്നത് എന്താണ്? അത് സത്വരജസ് തമസ്സുകളുടെ ഒരു പരിണാമമാണ്. സത്വ രജസ് തമസ്സുകളിൽ ഈ ഗുണങ്ങൾ കൂടിച്ചേർന്ന് പരിണമിച്ചിരിക്കുന്നതാണ് അന്ധകരണം. അങ്ങനെ പരിണമിച്ചിരിക്കുന്ന അന്ധകരണത്തിൽ ബാഹ്യമായ വിഷയങ്ങളും ആന്തരികമായിരിക്കുന്ന ഇന്ദ്രിയങ്ങളും കൂടി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാക്കുന്ന പരിണാമങ്ങൾ, അതാണ് സുഖദുഃഖമോഹം. അതിനാണ് ഇവിടെ ഗുണമെന്ന് പറയുന്നത്. ഗുണഭോക്തൃ ഗുണഭോക്താവ് എന്ന് പറയുന്നിടത്ത് ഗുണം അതാണ്, സുഖദുഃഖമോഹാദികൾ. അങ്ങനെയുള്ള അന്ധക്കരണത്തിലുള്ള ആ പരിണാമങ്ങളുടെ ഭോക്താവ്, അതിന്റെ ഉപലബ്ധാവ്. ഉപലബ്ധി എന്ന് പറഞ്ഞാൽ ജ്ഞാനം, അതിനെ അറിയുന്നവൻ എന്നാണ്. വാസ്തവത്തിൽ അറിവ് തന്നെയാണ് അനുഭവം എന്ന് പറയുന്നത്. അറിയുക എന്ന് പറയുന്നത് തന്നെയാണ് അനുഭവം എന്ന് പറയുന്നത്. എങ്ങനെ ആ ജീവൻ സംഖ്യന്മാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ പുരുഷൻ, പുരുഷനെന്ന് പറയുന്നു, ഒരു ജീവൻ എന്നല്ല പറയുന്നു. ആത്മാവെന്നും അവരുപയോഗിക്കാറില്ല, പുരുഷനെന്നാണ് പറയുന്നു. പുരത്തിൽ സഹിക്കുന്നതുകൊണ്ട്, ശരീരമാകുന്ന പുരത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് പുരുഷനെന്ന് പറയുന്നു. ആ പുരുഷൻ നിർഗുണൻ തന്നെ. എന്നുവെച്ചാൽ പുരുഷൻ നിർഗുണൻ എന്തുകൊണ്ട് പറയുന്നു സാങ്കേന്മാര്? ഗുണങ്ങൾ സത്വരജ തമസ്സുകളാണ്, അത് പ്രകൃതിയാണ്, അത് പ്രകൃതിയുടെ സ്വരൂപം തന്നെ എന്നാണ് പറയുന്നത്. ആ പ്രകൃതി പരിണമിക്കുന്നു കാര്യരൂപത്തിൽ. ആ പരിണാമങ്ങളിലെല്ലാം ഈ സത്വരജ തമസ്സുകൾ അനുവർത്തിക്കുന്നു. ഗുണങ്ങൾ സത്വരജ തമസ്സുകൾ മുഖ്യമായും അത് പ്രകൃതിയിലിരിക്കുന്നത് കൊണ്ട് അത് പുരുഷന്റേതല്ല. പുരുഷനിൽ ആ സത്വരജ തമസ്സുകൾ ഇല്ലാത്തതുകൊണ്ട് പുരുഷനെ പറയുന്നു നിർഗുണൻ. അങ്ങനെ സാങ്ക്യന്മാർ പുരുഷനെ നിർഗുണൻ എന്ന് പറഞ്ഞതിനെ ഇങ്ങോട്ട് ആവർത്തിക്കുകയാണ് അദ്വൈതികളും ശങ്കരാചാര്യരും മറ്റും. സാങ്ക്യന്മാരുടെ ആ നിർഗുണത്വമാണ് ആത്മാവിനെ നിർഗുണമായി വ്യാഖ്യാനിക്കുന്നതിന് ശങ്കരാചാര്യർക്ക് പ്രേരണ കൊടുത്തത്. ആ നിർഗുണമെന്ന് വിളിക്കാൻ കാരണം ഗുണങ്ങൾ സത്വരജ തമസ്സുകളാണ്, അത് പ്രകൃതിയുടെ സ്വരൂപമാണ്. പക്ഷെ പ്രകൃതിയിലിരിക്കുന്ന ആ സത്വരജ തമസ് രൂപത്തിലുള്ള ഗുണങ്ങളുടെ പരിണാമങ്ങളായിരിക്കുന്ന സുഖ ദുഃഖ മോഹങ്ങളെ ജീവനാണ് അനുഭവിക്കേണ്ടി വരുന്നത്. അത് അവിവേകം കൊണ്ട് അതിനോട് താതാത്മ്യപ്പെട്ട് അതും അംഗീകരിക്കുന്നുണ്ട്. അദ്വൈതി പറയുന്ന ആ താതാത്മ്യം സാങ്ക്യനും അംഗീകരിക്കുന്നുണ്ട്. മിഥ്യാത്വം എന്ന് പറയുന്നതിനെ ഒഴിവാക്കിയിട്ട് താതാത്മ്യത്തെ അംഗീകരിക്കുന്നുണ്ട്. ആ താതാത്മ്യം പോലും സാങ്ക്യന്മാരിൽ നിന്ന് കടമെടുത്താണ്. അതിനോട് താതാത്മ്യപ്പെട്ടിട്ട് പ്രകൃതി കാര്യങ്ങളായ, പ്രകൃതിയുടെ കാര്യങ്ങളാണ് മനസ്സ്, ശരീരം, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, സർവം പ്രകൃതി കാര്യങ്ങളാണ്. ആ പ്രകൃതി കാര്യങ്ങളോടെല്ലാം ഈ ജീവൻ താതാത്മ്യപ്പെട്ടിട്ട് ആ പ്രകൃതിയുടെ പരിണാമമായിരിക്കുന്ന സുഖം ദുഃഖം മോഹം ഇതിനെയെല്ലാം ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ്, ഞാൻ മോഹിയാണ് എന്നിങ്ങനെ അറിയുന്നു. ഈ അറിവ് തന്നെയാണ് അനുഭവം. അനുഭവത്തെയാണ് ഭോക്തൃത്വം എന്ന് പറയുന്നത്. ഭോക്തൃത്വം എന്ന് പറഞ്ഞാൽ അനുഭവം. അതാണ് ഇവിടെ പറഞ്ഞു ഭോക്താവ്, ഉപലബ്ധാവ് എന്നതിനെ അറിയണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിൽ ശങ്കരാചാര്യർ കൂട്ടിച്ചേർത്തത് ഇത്രയുടെ മിഥ്യാത്വം എന്ന് പറയുന്ന ഒന്നുകൂടെ കൂട്ടിച്ചേർത്തപ്പോൾ അത് അദ്വൈതമായി. അതങ്ങ് വിട്ടുകഴിഞ്ഞാൽ അത് സാങ്ക്യ ദർശനമായി. ഇത്രയുള്ളൂ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഇവിടെ ആത്മാവ് ഒന്നായി സ്വീകരിക്കുന്നു, അതിനെ പലതായി സ്വീകരിക്കുന്നു, അങ്ങനെ മറ്റു കാര്യങ്ങളുണ്ട്. എന്നാൽ ഈ അംശത്തിൽ ഇത്രയുള്ള വ്യത്യാസം. അതുകൊണ്ട് ആ സാങ്ക്യ സിദ്ധാന്തത്തെയാണ് ഇവിടെ പറയുന്നത് നിർഗുണം ഗുണഭോക്തൃജ. അത് നിർഗുണനാണ് എന്നാൽ ഗുണഭോക്താവുമാണ്. അപ്പോ ഇവിടെ ഗീതാകാരൻ എന്ത് ചെയ്യുന്നു? ആത്മതത്വത്തിനല്ലെങ്കിൽ പരമാത്മാ തത്വത്തിനെ സംബന്ധിച്ച് ഏതെല്ലാം സങ്കല്പങ്ങളാകാമോ ആ സർവസങ്കല്പങ്ങളെ അവിടെ അംഗീകരിക്കുകയാണ്. അപാണിപാദം എന്ന് പറയുന്നു, സർവതപ്പാണിപാദം എന്നും പറയുന്നു, രണ്ടും പറഞ്ഞു. സർവേന്ദ്രിയ ഗുണാഭാസം എന്ന് പറയുന്നു, ഉടൻ തന്നെ സർവേന്ദ്രിയ വിവർജിതം എന്നും പറയുന്നു. നിർഗുണമെന്ന് പറയുന്നു, ഉടൻ തന്നെ പറയുന്നു ഗുണഭോക്തൃച എന്ന് പറയുന്നു. ഈ തരത്തിൽ സർവത്തെയും അവിടെ സമന്വയിപ്പിച്ചിരിക്കുകയാണ്. അസക്തമെന്ന് പറഞ്ഞു, പിന്നെ സർവഭൃത്തം എന്ന് പറഞ്ഞു. സർവത്തെയും നിലനിർത്തുന്നവനെന്ന് പറയുന്നു. അതേസമയം പറയുന്നു സർവത്തെയും നിലനിർത്തുകയാണെങ്കിൽ ഇതെല്ലാം അതിലാണല്ലോ നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം ബന്ധം അതിനോടാണല്ലോ പറയുന്നു. അസക്തം അതിന് ഇതിനൊന്നിനോടും ബന്ധമില്ല. ഈ തരത്തിൽ പറയുക. ഇതിനെ അദ്വൈതത്തിൽ എങ്ങനെയാണ് സമന്വയിപ്പിക്കുന്നത്? അദ്വൈതം പറയുന്നത് എന്താണോ, ഒന്ന് അതിന്റെ നിരുപാധികമായ അവസ്ഥയെക്കുറിച്ച് പറയും, മറ്റൊന്ന് അതിന്റെ സോപാധികമായ അവസ്ഥയെക്കുറിച്ച് പറയും. ഒരേ തത്വത്തിന് തന്നെ സോപാധികവും നിരുപാധികവുമായ രണ്ടവസ്ഥകൾ വരാം എന്ന് പറയും. അപ്പം അത് ഇതിൽ ബാഹ്യമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ശ്രുതിയും ഈ തരത്തിലാണ് പറയുന്നത്, അത് ചലിക്കുന്നു അത് ചലിക്കുന്നില്ല, അത് അണുവാണ് അത് മഹത്താണ് എന്ന് പറയുമ്പോൾ എല്ലാ സങ്കല്പങ്ങളെയും അവിടെ അംഗീകരിക്കുമ്പോൾ വരുന്ന വൈരുദ്ധ്യം, ആ വൈരുദ്ധ്യത്തെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശങ്കരാചാര്യർ മിഥ്യാവാദത്തെ സ്വീകരിച്ചത്, അല്ലെങ്കിൽ മായാവാദത്തെ സ്വീകരിച്ചിരിക്കുന്നത്. സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവർജിതം അസക്തം സർവഭൃച്ചൈവ ഗുണം ഗുണഭോക്തൃച. ബഹിരന്തശ്ച ഭൂതാനാം അചരം ചരമേവ ച സൂക്ഷ്മത്വാത്തദ വിജ്ഞേയം ദൂരസ്ഥം ചാന്തി കേച തത് കിഞ്ച പറയുന്നു. ബഹിഹി ത്വക് പര്യന്തം ദേഹം ആത്മത്വേന അവിദ്യാകൽപിതം അപേക്ഷി തമേവ അവധിം കൃത്വ ബഹിരിച്ചതേ. ബഹിരന്തശ്ച അത് ബഹി പുറത്താണ് എന്ന് പറയും. ഈശ്വരൻ എവിടെ ഇരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ സാധാരണ നമ്മളെല്ലാം പറയും ഈശ്വരൻ ഉള്ളിലാണ്, ഈശ്വരനുള്ളിലാണ് ഇരിക്കുന്നത് പുറത്തല്ല എന്ന് പറയും. അത് ശരിയല്ല, ഈശ്വരൻ പുറത്തുമാണ്. ബഹി അത് വ്യക്തമായി പറയുന്നു. ബഹി എന്ന് പറഞ്ഞാൽ എവിടെ? ത്വക് പര്യന്തം ദേഹം, ജീവൻ, ആ ജീവൻ താതാത്മ്യപ്പെട്ടിരിക്കുന്ന ഈ ദേഹം, ഈ ദേഹത്തിന്റെ പുറം എന്ന് പറയുമ്പോൾ എവിടെ മുതലെടുക്കും? ദേഹത്തിലെ ഏറ്റവും ബാഹ്യമായിരിക്കുന്നത് ത്വക്കാണ്, തൊലി. അതിന്റെ പുറം എടുത്തോളുക. പുറമെന്ന് പറയുമ്പോൾ അതെടുത്താം. ശരീരത്തിന് പുറമെന്ന് പറയുമ്പോൾ ശരീരത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഈ തൊലി, അതിന് പുറത്ത്. അതാണ് ത്വക് പര്യന്തം ദേഹം. ത്വക്ക് വരെയുള്ള ദേഹം എന്താണ്? ആത്മത്വേന അവിദ്യാകൽപിതം, തന്റെ അജ്ഞത കൊണ്ട് താൻ ഇതാണെന്ന് ധരിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ദേഹം അപേക്ഷ തമേവ അവിധ്യം കൃത്വ ശരീരത്തെ ഒരവധി ആയിക്കൊണ്ട് പറയുന്നത് ദഹി എന്ന് വെച്ചാൽ ശരീരത്തിന് പുറത്ത് ആണ് ഈശ്വരൻ എന്ന് പറയുന്നു. അങ്ങനെ പറയുന്നുണ്ട് ദോഷമൊന്നും. അപ്പോൾ ഈശ്വരൻ പുറത്താണോ? ഇതുവരെയുള്ള നമ്മുടെ ധാരണയ്ക്കൊക്കെ അങ്ങനെ ധരിച്ചുള്ളതായിരുന്നു. കാരണം ഈശ്വരൻ ഉള്ളിലാണെന്നുള്ള ധാരണയിലാണ് നമ്മൾ കണ്ണടയ്ക്കുന്നത്. പുറത്ത് കാണുന്ന ഈശ്വരനല്ല. എന്നുവെച്ചാൽ ഈശ്വരൻ നമ്മളെപ്പോലെ തന്നെ ഈ ലോകത്തേക്ക് ഭയന്നിട്ട് ഒളിച്ചിരിക്കുന്ന ഒരാളാണ്, ഇവിടെ ഇരുട്ടിലിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഈശ്വരനെ കാണാൻ വേണ്ടി നമ്മൾ കണ്ണടച്ചിട്ട് ഇരുട്ടിനെ നോക്കിക്കൊണ്ടിരിക്കും. ഈശ്വരൻ അവിടെ ഒരു വെളിച്ചം പോലെ വരും, ടോർച്ച് അടിക്കുന്നത് പോലെ അങ്ങനെ വരും. അങ്ങനെ കണ്ണടച്ചിരുന്ന് ചിലപ്പോൾ ഈ ഞരമ്പ് വലിഞ്ഞു മുറുകി ചിലപ്പം ചില പ്രകാശങ്ങളൊക്കെ ഉള്ളിൽ തോന്നുകയും ചെയ്യും. വിചാരിക്കും അതാണ് ഈശ്വരൻ, ആ കണ്ട പ്രകാശമാണ് എന്ന് ധരിക്കും. കണ്ണടച്ചിരിക്കുന്നവരുടെ മുഖത്ത് നോക്കി അറിയും വലിയ ടെൻഷനിലായിരിക്കുന്നു, ഞരമ്പുകളെല്ലാം വലിഞ്ഞു മുറുകി. കാരണം ഈശ്വരനെ നേരിട്ട് ഈശ്വരനുമായിട്ട് ഏറ്റുമുട്ടാൻ പോവുകയാണ്, അപ്പം അതിൻ്റെ തയ്യാറെടുപ്പില്ല, വലിഞ്ഞു മുറുകിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ധാരണ? ഈശ്വരനുള്ളിലിരിക്കുന്നു എന്നാണ്. ഉള്ളിൽ കണ്ണടച്ചാൽ കാണുന്ന ഇരുട്ടിന്റെ ഉള്ളിൽ വെളിച്ചമായിരിക്കുന്നു എന്നാണ് ധാരണ. അത് ശരിയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ബഹി, അത് പുറത്തായിരിക്കുന്നു. ധൈര്യമായിട്ടും പറയാം ആരുടെ ഈശ്വരൻ പുറത്ത് തന്നെ. അപ്പൊ ചോദിക്കും, നമ്മൾ കണ്ണടച്ച് ചെയ്യുന്ന ഈ പണിയൊക്കെ വെറുതെയാണ്, ഇത് അബദ്ധമെന്നല്ല പറയുന്നത്. അതിനുവേണ്ടി അടുത്ത് പറയുന്നു, തഥാ പ്രത്യേകാത്മാനോപേക്ഷ ദേഹമേവ അവധി കരുത്തിയ അന്ധവിച്ചത്. അത് ഉള്ളിലുമുണ്ട്. നമ്മൾ ചെയ്യുന്ന പണി വെറുതെ ഒന്നുമല്ല, ഉള്ളിലും കാണാം. പക്ഷെ അത് പുറത്തില്ല എന്നുള്ള ധാരണ ഇത് ഉള്ളിലും നോക്കിക്കൊണ്ടിരിക്കരുത്. പുറത്തും അത് തന്നെ എന്നുള്ള ധാരണ മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം. അപ്പൊ അധികം ടെൻഷൻ വരത്തില്ല, ഈ ഞരമ്പുകൾ ഒരുപാട് വലിഞ്ഞ് മുറുകത്തില്ല. അപ്പൊ ഈശ്വരൻ പുറത്തെന്ന് പറയുന്നത് എന്തിനാ? പുറത്ത് നോക്കിയാലും ഈശ്വരനെ തന്നെ കാണണം. കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ടല്ല കാണേണ്ട സാധനം മാത്രമാണ്. എന്നാ പിന്നെ കണ്ണടച്ച് ഇരുട്ടാക്കുന്നതോ? ധ്യാനവും യോഗവും ഒക്കെ ഈശ്വരനെ കാണാൻ വേണ്ടിയിട്ടല്ലേ. പുറമേ നോക്കിയാല് വേണ്ടാതീനങ്ങളെ കാണുമെന്ന് നിർബന്ധമുള്ളവരുണ്ട്, ഈശ്വരനെ കാണത്തില്ല. അങ്ങനെയുള്ളവരടുത്ത് പറയുകയാണ്, നീ കണ്ണ് തുറന്നിട്ടൊരു കാര്യമില്ല, അതുകൊണ്ട് നീ കണ്ണടച്ചിരിക്കും, അത്രയും ഉപദ്രവം പറയും. അതുകൊണ്ടാണ് കണ്ണടച്ച് ഗുരുക്കന്മാരൊക്കെ പറയുന്നത്, കണ്ണടച്ചിരിക്കാൻ പറയുന്നത്. കുറെ സമയമെങ്കിലും ഇവനെ കൊണ്ടുള്ള ശല്യം ലോകത്തിനും ഇവനും കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കണ്ണടച്ചിരിക്കാൻ പറയുന്നത്. അല്ലെങ്കിൽ എന്ത് വേണം? കണ്ണ് തുറന്നാൽ ഈശ്വരനെ തന്നെ കാണും. അത് കാണാൻ കഴിയുന്നില്ലെങ്കിലോ പിന്നെ ഒരു വഴിയുള്ളൂ, കണ്ണടച്ചിട്ട് നോക്കുക. ആ ഒരു പരിശ്രമം, കണ്ണടച്ചുള്ള പരിശ്രമത്തിന് വേണ്ടിയിട്ടാണ് കണ്ണടച്ച് ധ്യാനിക്കാൻ പറയുന്നത്. വെറുതെ പറയുന്നതല്ല, അതിനും കാര്യമുണ്ട്. അത് പറയുന്നു, പ്രത്യേകാത്മാന അപേക്ഷ ദേഹമേവ അവധിയും കരുത്തും. കണ്ണടച്ചാലും ഈശ്വരനല്ല കാണുന്ന, ഇരുട്ടിനെയാണ്. പക്ഷെ അതുപോരാ, കണ്ണടച്ച് കഴിഞ്ഞാൽ ഈശ്വരനെ തന്നെ കാണണം. അത് പറയുന്നു പ്രത്യേകാത്മാനം അപേക്ഷ. ഉള്ളിലിരിക്കുന്നത് ആത്മചൈതന്യപ്രകാശം തന്നെ. അത് ഈ പ്രകാശം എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരുപാട് തെറ്റിദ്ധാരണയാണ്. ഈ പ്രകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യന്റെ പ്രകാശം പോലെയോ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മാണിക്യമോ മരതകമോ ഒക്കെ തിളങ്ങുന്ന പോലെയുള്ള ഒരു പ്രകാശം. ഈ പ്രകാശത്തെ പ്രതീക്ഷിച്ചിട്ടാണ് കണ്ണടച്ചിരിക്കുന്നത്. ഇവിടെ ആധ്യാത്മികമായ സന്ദർഭങ്ങളിൽ പ്രകാശം എന്ന് പറഞ്ഞാൽ അറിവെന്നാണ് അർത്ഥം. നീല ചുവപ്പ് ഇങ്ങനെയുള്ള പ്രകാശങ്ങളല്ല. അച്ഛൻ്റെ ചോദിക്കും, കണ്ണടയ്ക്കുമ്പോൾ ചില പ്രകാശങ്ങൾ കാണുന്നുണ്ടല്ലോ, നീല ചുവപ്പൊക്കെ കാണുന്നുണ്ട്. പൊതുവെ അത് ഞരമ്പ് രോഗമാണ് അങ്ങനെ കാണുന്നത്. ചില മരുന്നുകൾ കഴിച്ചാൽ അത് മാറിക്കിട്ടും. അങ്ങനെ സ്ഥിരം പ്രകാശം കണ്ടിരുന്ന ചിലർക്ക്, ഞാൻ ഡോക്ടറല്ലെങ്കിലും എനിക്കറിയാവുന്ന ചില മരുന്നുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, കഴിച്ച് മാറിയിട്ടുണ്ട്, പിന്നെ കണ്ടിട്ടില്ല. അതുകൊണ്ട് പ്രകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായ ജഡമായ പ്രകാശമല്ല, ഉള്ളി കാണേണ്ട പ്രകാശം പ്രത്യേകാത്മാ, അതാണ് ഇവിടെ പറയുന്നത്. പ്രകാശം എന്ന് പറഞ്ഞാൽ അറിവ്, ചൈതന്യം എന്നുള്ള അർത്ഥത്തിലാണ്, ജഡപ്രകാശം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോ പ്രത്യേകാത്മാവ് ദേഹം ഈ രണ്ടെണ്ണത്തിനെടുക്കുക. അപ്പൊ ആ ദേഹവും പ്രത്യേകാത്മാവും രണ്ട് വസ്തുക്കളെ എടുക്കുമ്പോൾ രണ്ടായിട്ട് എടുക്കുകയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ആ ദേഹത്തെ ഒരു അവധിയാക്കി ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ദേഹത്തിന് പുറമുണ്ട്, ദേഹത്തിനുള്ളുമുണ്ട്. അപ്പോൾ ആ ദേഹത്തിനുള്ള ചൈതന്യപ്രകാശം അതിനാണ് ഇവിടെ അന്ത എന്ന് പറയുന്നത്. പ്രത്യേകാത്മാവായി ചൈതന്യപ്രകാശമായി അത് ഉള്ളിന് സ്ഥിതി ചെയ്യുന്നു. ഇവിടെ എന്തിനെക്കുറിച്ചായി പറയുന്നത്? ന്യായം, ന്യായത്തെക്കുറിച്ച് പറയുകയാണ്. കണ്ണു തുറന്നാൽ അത് പുറമേയും പുറമേ കാണുന്ന ജഡപ്രകാശമായിട്ടല്ല, ജ്ഞാനപ്രകാശമായിട്ട് പുറമേയും അതേ ജ്ഞാനപ്രകാശമായി ഉള്ളിലും അവൻ സ്ഥിതി ചെയ്യുന്നു എന്നാണ്. അപ്പം ഉള്ളും പുറമുമായി, ഉള്ളെന്നും പുറമെന്നും പറയുമ്പോൾ ഇതിന്റെ ഇടയ്ക്കൊരു ഭാഗം വരുമല്ലോ. ആണ് ബഹിരന്തസ്ഥിതി മധ്യ അഭാവ്യ പ്രാപ്ത ഇതുമുച്ചത് അചരം ചരമേവച്ച യച്ചരാചരം ദേഹാഭാസമപി തദൈവ ജേയം യഥാ രജ്ജു സർപ്പാഭാസ. അത് അദ്വൈത മതമനുസരിച്ച് ഇവിടെ വ്യാഖ്യാനിക്കുകയാണ്. അചരം ചരമേവച്ച എല്ലാം ചെറു പറയുന്നു, ഈ പറയുന്ന ഈശ്വരനെ ഒന്നും കണ്ണു തുറന്നാൽ കാണുന്നില്ല. കണ്ണു തുറന്നാൽ കാണുന്ന ശരീരം അല്ലെങ്കിൽ ബാഹ്യമായി ചരാചരങ്ങൾ ഇതല്ലേ കാണുന്നുള്ളൂ. ചരാചര രൂപത്തിൽ കാണുന്ന ഈ പ്രപഞ്ചത്തെയാണോ ഈശ്വരനെന്ന് പറയുന്നത്? പറയുന്നു അചരം ചരമേവച്ച ചരാചരം ദേഹാഭാസമവി. ഈ ദേഹാഭാസം, ദേഹപ്രതീതി, തന്റെ ദേഹപ്രതീതി മാത്രമല്ല, ഈ പ്രപഞ്ച രൂപത്തിൽ നിൽക്കുന്നത് ദേഹമാണ്. തനിക്ക് മാത്രമല്ല ദേഹമുള്ളത്, ചരാചര രൂപത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന സർവവും ദേഹമാണ്. ഇതും എന്താണ്? തദൈവ ജ്ഞേയം, ഇതും ആ ഈശ്വരൻ തന്നെ. ചരാചരമെല്ലാം ഈശ്വരൻ തന്നെയാണ്. യഥാ രജ്ജു സർപ്പ ആഭാസ പറയുന്നു, രജ്ജുവിൽ കാണുന്ന സർപ്പപ്രതീതി പോലെ. അതെന്താ അങ്ങനെ പറയുന്നത്? ഈശ്വരനാണ് ഉള്ളിലും പുറമേ ഉള്ളതെങ്കിൽ അത് കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈശ്വരനായിട്ട് തന്നെ അറിയണ്ടേ? നമ്മുടെ ശാസ്ത്രവും ഗുരുവൊക്കെ എന്തിനാ? കണ്ണടച്ചാൽ കാണുന്ന അറിവ്, ഉള്ളിൽ നോക്കിയാൽ കാണുന്ന അറിവും അത് അവിടെ ഈശ്വരനായി അറിയണം. കണ്ണ് തുറന്ന് കാണുന്നതെല്ലാം ഈശ്വരനായി തന്നെ അറിയണം. ഇങ്ങനെ അറിയുന്നില്ല, പിന്നെ ശാസ്ത്രം അത് നമ്മളെ ബോധിപ്പിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. ഈശ്വരനാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വൈതരണി നേരിട്ടും കൊണ്ട് അറിയാൻ പറ്റുന്നില്ല? അതിനാണ് ഇവിടെ പറയുന്നത്. എന്താണ് ഇതൊരു ആഭാസമാണ്, ഇതൊരു പ്രതീതിയാണ്. ഇത് പ്രതീതമാകുമ്പോൾ ഇതിന്റെ ചരാചര ഭാവത്തെ നിഷേധിക്കുകയല്ല, മറിച്ച് ഈ ആഭാസം, ഈ പ്രതീതി, ചര അചര രൂപത്തിലുള്ള ഈ പ്രതീതിയിൽ തന്നെ ഈശ്വരഭാവത്തെ കാണാൻ പറയുകയാണ്. കണ്ണു തുറന്ന് പുറത്ത് നോക്കിയാൽ കാണുന്നത് ചരവും അചരവുമാണ് ഈശ്വരനെ. പക്ഷെ ഇതൊരു ആഭാസമാണ് എന്നറിയുമ്പോൾ ഇതിന്റെ ആഭാസം ഈശ്വരന്റെ തന്നെ ആഭാസം എന്നൊരറിവ്, സഹജമായി വരുന്ന ഈ അറിവിനെ നീക്കിയിട്ട് അതിന്റെ സ്ഥാനത്ത് ഇങ്ങനെ ഒരു അറിവുണ്ടാകണമെന്ന് പറയും. നമ്മുടെ അനുഭവത്തെ നിഷേധിക്കുകയാണ്. ഈ അനുഭവം ഇങ്ങനെ തന്നെ നിലനിൽക്കും. ഇതെല്ലാം ആഭാസമാണെന്നറിഞ്ഞാലും ഇതിങ്ങനെ തന്നെ നിലനിൽക്കും, പ്രതീതി ഇങ്ങനെ തന്നെ നിലനിൽക്കും. പക്ഷെ ഇതിലെന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ഒരു പരമാർത്ഥ ബോധത്തെ കൈവരിക്കാൻ പറയുകയാണ്. ഈ ആഭാസമായിരിക്കുന്ന ഈ അനുഭവത്തിൽ ഒരു പരമാർത്ഥ ബോധത്തെ സ്ഥാപിക്കുക, അതാണ് ഗുരുശാസ്ത്രവും ആവശ്യപ്പെടുന്നത്. അല്ലാതെ നമ്മൾ കാണുന്ന ഈ പ്രതീതിയെ നിഷേധിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രതീതി നിങ്ങൾക്കില്ല എന്ന് പറയുകയും രജ്ജു സർപ്പം എന്ന് പറയുന്ന ഉദാഹരണം പോലും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ വെറും വാക്കുകൊണ്ട് നമ്മൾ പറയും എന്താണ്? ശരീരമില്ല, പ്രപഞ്ചമില്ല, ഇതാണ് മിഥ്യാത്വം എന്ന് പറയും. അങ്ങനെയല്ല എന്റെ താല്പര്യം. നമ്മുടെ പ്രതീതി നിഷേധിക്കുകയല്ല മിഥ്യാത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നു. മറിച്ച് ആ പ്രതീതി അംഗീകരിക്കുകയാണ്. പ്രതീതി അവിടെ ഉണ്ട്, ചരാചര പ്രതീതി ഇവിടെ ഉണ്ട്. കണ്ണു തുറന്ന് പുറമെ ഈശ്വരനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം എവിടെ പോകും? ഈ ആശ്രമവും പ്രപഞ്ചമൊക്കെ എവിടെ പോകും? ഇതൊക്കെ പിന്നെ എവിടെ കാണുമോ? ഇതെല്ലാം അങ്ങനെ പറന്നു പോകുന്ന സാധനങ്ങളല്ല, മറഞ്ഞു പോകുന്ന സാധനങ്ങളല്ല. ഈ പ്രതീതി അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ പ്രതീതി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈശ്വര ഭാവത്തെ ഇതിൽ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് രജ്ജു സർപ്പാവഭാസം, സർപ്പ ആഭാസം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രതീതികളെ നിഷേധിക്കാൻ വേണ്ടി, നമ്മുടെ അനുഭവങ്ങളെ നിഷേധിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇതെല്ലാം ശൂന്യമായി എന്തോ പോലെ ആയിപ്പോവും, അതല്ല പറയും. അതുകൊണ്ടാണ് മഹാത്മാക്കൾ ഈ ലോകത്തെ ലോകമായി കണ്ടുകൊണ്ട് തന്നെ അതേസമയം ഇത് ഈശ്വരന്റെ വിലാസമാണ് എന്ന് ഉള്ളിൽ ധരിച്ചുകൊണ്ട് ലോക സേവനം നടത്തുന്നു. ലോകത്തിന്റെ യോഗക്ഷേമങ്ങളിൽ പ്രവർത്തിക്കുന്നു, ലോകസംഗ്രഹ പ്രവൃത്തികൾ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതൊക്കെ മറഞ്ഞുപോയി കഴിഞ്ഞാൽ പിന്നെ ആരാർക്കു വേണ്ടി ചെയ്യണം? പിന്നെ ആർക്കും ആർക്കു വേണ്ടി ഒന്നും ചെയ്യാനില്ല. അപ്പോൾ പ്രത്യക്ഷമായിരിക്കുന്ന തന്റെ സാധാരണമായ അനുഭവത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ, ആ അനുഭവം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ മഹാത്മാക്കൾക്ക് ഈ ലോകത്തിന് വേണ്ടി ചെയ്യാവുന്നില്ല, ലോകമേ ഇല്ല. അതുകൊണ്ടാണ് ചില വിഡ്ഢികൾ ചോദിക്കുന്നത്, ഈ ലോകമേ ഇല്ല, ഇതൊക്കെ മിഥ്യയില്ല, പിന്നെ ഞാൻ ആർക്കു വേണ്ടി എന്ത് ചെയ്യാൻ? ഞാനും എന്റെ ഭക്ഷണവും മാത്രമേ ഉള്ളൂ. വേറൊന്നും ചെയ്യാനില്ല, എനിക്ക് ഉണ്ണണം, എനിക്ക് ഉറങ്ങണം, പിന്നെ ഭക്തന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഉപദേശിക്കുകയാണ്. വേറൊന്നും എനിക്ക് ചെയ്യാനില്ലെന്നാണ് പറയുന്നത്. കാരണം ഇവരെ ഉപദേശിച്ചാലേ നമ്മളെ ചാപ്പാട് നടക്കത്തുള്ളൂ. അതുകൊണ്ട് അത് വിടാൻ വയ്യ. അതെല്ലാം മഹാത്മാക്കളുടെ അനുഭവം. അവർ ഈ ലോകത്തെ ലോകമായിട്ട് തന്നെ കാണുന്നു. ലോകത്തിൽ അവർ സാക്ഷാത്കരിക്കുന്ന ഈശ്വരഭാവം അജ്ഞന് അതിനെപ്പറ്റി അറിയാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനെ ഒരു ഈശ്വരഭാവത്തെ ഈ ലോകത്തിൽ കാണുന്നതിന് ഈ ലോകത്തെ നിഷേധിക്കേണ്ട ആവശ്യമില്ല. ലോകം അവരുടെ മുമ്പിൽ നിന്നും മറഞ്ഞു പോകുന്നില്ല. അതുകൊണ്ടാണ് അവർ ലോകത്തിന്റെ സുഖവും ദുഃഖവും എല്ലാം നേരിട്ട് കാണുന്നതും ലോകത്തോട് അവരിൽ കാരുണ്യം ഉണ്ടാകുന്നതും ലോകത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. ഇത് രണ്ടും പരസ്പര വിരുദ്ധമായൊരു കാര്യമില്ല. അങ്ങനെ കരുതുന്നവരുമുണ്ട്. എന്താണോ, അതായത് ഇവിടെ പറയുന്നത് എന്താണ്, ബഹിരന്തസ്സ ഭൂതാനാം ചരം അചരമേവ, ഈ ചരവും അചരവും എല്ലാം ആ പരമാത്മാവ് തന്നെ എന്നാണ് ചിലർ പറയുന്നത്. ആ ഈ ആത്മബോധം അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം അതിന്റെ അങ്ങേറ്റമെത്തി കഴിഞ്ഞ ഈ അങ്ങേറ്റം എന്താണെന്ന് ഈ പറയുന്നവർക്ക് അറിയാവൂ, എനിക്കറിയത്തില്ല. എന്റെ ടോപ്പിൽ അങ്ങെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരൊന്നും ചെയ്യത്തില്ലെന്നാണ്. പിന്നെ അവർ കണ്ണുമുടച്ചിരിക്കും, പിന്നെ ഒന്നും ചെയ്യത്തില്ലെന്നാണ് പറയുന്നത്. പിന്നെ ചെയ്യുന്നത് ആരാണ്? കുറഞ്ഞ ആൾക്കാരാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. കൂടിയ ആൾക്കാരുണ്ട്, അവരൊന്നും ചെയ്യത്തില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നവരുമുണ്ട്, അങ്ങനെ ധരിക്കുന്നവരുമുണ്ട്. അതും അബദ്ധമാണ്. ആ പറയുന്നതും പരമാബദ്ധമാണ്. ഈശ്വര സാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ അതിന് പിന്നെ ടോപ്പ് ഗ്രേഡ്, പിന്നെ താഴത്ത് അങ്ങനെയൊന്നുമില്ല. കൂടിയ ആൾക്കാർ കുറഞ്ഞ ആൾക്കാരൊന്നും അവിടെ ഇല്ല. അത് നിരതിശയം എന്ന് പറയുന്നു. എന്നുവെച്ചാൽ ഏറ്റക്കുറച്ചിലില്ലാത്തതാണ്. അവിടെ ഒരാൾ ഈശ്വരനെ ഒരു തരത്തിൽ സാക്ഷാത്കരിക്കുക, വേറൊരാൾ മറ്റു തരത്തിൽ സാക്ഷാത്കരിക്കുക, അങ്ങനെയില്ല. ഈശ്വര സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ എല്ലാവരിലും ഒരുപോലെയാണ്, ഒരു വ്യത്യാസമില്ല. മറ്റെന്തിനെയൊക്കെ സാക്ഷാത്കരിച്ചിട്ട് ഒരാൾ അത് ഈശ്വര സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ അതിന് വ്യത്യാസമില്ല. ഈശ്വര സാക്ഷാത്കാരത്തിൽ ഒരു ഭേദവുമില്ല. അതുകൊണ്ട് തന്നെ ഈശ്വര സാക്ഷാത്കാരം നേടിയ മഹാത്മാക്കളിലും ഒരു വ്യത്യാസമില്ല. അതുകൊണ്ട് ലോകസംഗ്രഹ പ്രവൃത്തി ചെയ്യുന്നവർ അത് കുറച്ച് താണവരും, ലോകസംഗ്രഹ പ്രവൃത്തിയൊന്നും ചെയ്യാതെ കണ്ണടച്ചിരിക്കുന്നവർ ശ്രേഷ്ഠന്മാരും എന്ന് വരുന്നു അബദ്ധമാണ്. നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പലരും മനസ്സിന്റെ സമാധാനം തെറ്റി അലഞ്ഞു നടക്കുന്ന ആൾക്കാരുടെ പിറകെ യോഗികളാണെന്നും പറഞ്ഞ് പിന്നാലെ കൂടുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമാണ്. ഇത്തരക്കാർ ഒരു മനുഷ്യർക്ക് ഒരു ഗുണവും ചെയ്യാത്തവരാണ്. അത്തരം സാധുക്കളെ പോയി അവർ പരിചരിക്കുകയോ ശുശ്രൂഷിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് അവർക്ക് പുണ്യം കിട്ടും. നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതാണ് മഹത്വത്തിന്റെ മാനദണ്ഡമെന്ന് കരുതുന്നത് അബദ്ധമാണ്. എന്തുകൊണ്ടിവിടെ ഭഗവാൻ സത്യത്തെ പറയുന്നെന്താണോ, ഉള്ളിലും പുറമേ, ഉള്ളിൽ പ്രത്യേകാത്മാവായിരിക്കുന്നതും പുറമേ ചരാചര രൂപത്തിലിരിക്കുന്നതും ആ പരമാത്മാവ് തന്നെ, ഇതാണ് ഒരു സത്യദർശിയുടെ സത്യദർശനം. അവർ കണ്ണ് തുറന്നാ കാണുന്നതും ഈശ്വരനെ തന്നെ, കണ്ണടച്ചാ കാണുന്ന ഈശ്വരനെ തന്നെ, അതോടൊപ്പം തന്നെ ഈ കാണുന്ന ആ ഈശ്വരഭാവത്തിൽ അവരീ പ്രപഞ്ചത്തെ നിഷേധിക്കുന്നില്ല. പ്രത്യേകിച്ച് തന്നെ നിഷേധിക്കാനോ പ്രത്യേകിച്ച് തന്നെ അംഗീകരിക്കാനോ പോകുന്നു. അതുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നു, ലോകത്തിന്റെ നന്മയും തിന്മയും ഗുണവും ദോഷവും എല്ലാം അവർ മനസ്സിലാക്കും. അതുകൊണ്ട് ലോകസംഗ്രഹ പ്രവർത്തനങ്ങളിൽ അവരേർപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഏർപ്പെട്ടിരിക്കുന്ന ഒരിക്കലും ആ മഹത്വത്തിന്റെ ന്യൂനതയല്ല. അങ്ങനെ ധരിക്കുന്നത് അബദ്ധമാണ്. അത് ഈ സന്ദർഭത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഈ കാണുന്ന ചരാചരങ്ങൾ അതും ഈശ്വരനാണ് എന്ന് നമ്മൾ ഗീതയെ ഉദ്ധരിക്കാതെ പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതിനെന്താ പ്രമാണമെന്ന് ചോദിക്കും. അതുകൊണ്ടതിവിടെ പറഞ്ഞിരിക്കുകയാണ്. സർവത്തെയും ഈശ്വരനായി തന്നെ കാണുന്നു. എന്തുകൊണ്ടത്? അതാണ് ഈശ്വരന്റെ സ്വരൂപം. അത് നിർഗുണമായി ശ്രവണമായും ഇരിക്കുന്നു, അത് ഉള്ളിലും പുറമേയിരിക്കുന്നു. പുറമേയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു സംശയം തോന്നും. ഈ കാണുന്നത് അല്ല, പുറമേ വേറെന്തോ രൂപത്തിലിരിക്കുകയാണ്. കാരണം ഇതാണ് ഈ കാണുന്നതൊക്കെയാണ് ഈശ്വരനെങ്കിൽ നമ്മളിതിനെ ഈശ്വരനായിട്ട് അറിയണ്ടെന്ന് തോന്നും. ആ ഒരു സംശയത്തെ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്, ഇത് ചരമായും അചരമായും ഇരിക്കുന്നത് ഈശ്വരൻ തന്നെ എന്ന് പ്രത്യേകം എടുത്തു പറയുന്നു. ഈ ചരവും അചരവുമായിരിക്കുന്ന അതല്ല മറ്റെന്തോണ് ഈശ്വരൻ എന്നുള്ള രീതിയിലല്ല, ഇത് തന്നെയാണ് ഈശ്വരൻ എന്നർത്ഥം. എന്തുകൊണ്ടാണത് ഇത്രയും ചരാചര രൂപത്തിലിരുന്നിട്ടും സർവർക്കും അത് ഈശ്വരനായി ഗ്രഹിക്കാൻ കഴിയാത്ത? അതിന് അടുത്ത സമാധാനം പറഞ്ഞു മൂന്നാം പാദത്തിൽ. യദി അചരം ചരമേവ ചസ്യാത് വ്യവഹാര വിഷയം സർവം ജ്ഞേയം അതാണ് ചോദിക്കുന്നത്. കിമർത്ഥം ഇതമിതി സർവേരുണ വിജ്ഞേയം ചോദിക്കുകയാണ്. താങ്കൾ എന്താ പറയുന്നത്? അചരം ചരമേവ ച വ്യവഹാര വിഷയം, ഞങ്ങൾ കാണുകയും കേൾക്കുകയും മണക്കുകയും രുചിക്കുകയും ഒക്കെ ചെയ്യുന്ന, ചിന്തിക്കുകയും പറയുകയും എല്ലാം ചെയ്യുന്ന ഈ അചരവും ചരവുമായിരിക്കുന്ന, നമ്മുടെ സർവവ്യവഹാരങ്ങൾക്കും വിഷയമായിരിക്കുന്ന ഈ സാധനം, എന്നുവെച്ചാൽ ഈ പ്രപഞ്ചം, ഇതാണ് ന്യായം, ഇതിനെയാണ് നിങ്ങൾ പരമാത്മാവാണെന്ന് ഉപദേശിക്കുന്നതെങ്കിൽ അതിനൊരു വലിയ ദോഷം വരും. എന്താണ്? കിമർത്ഥം ഇതമിതി സർവേരുണ വിജ്ഞേയം, സർവരും എന്തുകൊണ്ട് ഇതമിതിത പരമാത്മാവ് എന്നിങ്ങനെ ഇതിനെ എല്ലാവരും അറിയുന്നില്ല? സാധാരണയായി ചോദിക്കുന്ന ചോദ്യമാണ്. കിമർത്ഥം എന്തുകൊണ്ട് ഇതമിതിത, ഇതാണ് പരമാത്മാവ്, ഇതാണ് ന്യേയം എന്ന് സർവേരുണ വിജ്ഞേയം, സർവരും അങ്ങനെ അറിയേണ്ടതല്ലേ? ഇവിടെ പരമാത്മാവായിട്ട് പറയാൻ വേറൊന്നുമില്ലെന്നാണ് പറയുന്നത്. ഇത് തന്നെ ചരാചരങ്ങൾ തന്നെ, ഇതിനെ നിഷേധിച്ചിട്ടല്ല പറയുന്നു, ഇത് തന്നെന്നാ പറയുന്നു. എന്തുകൊണ്ടറിയുന്നില്ല? ഇതി ഉച്ചതേ, സത്യം സർവാഭാസം തത്. ഇവിടെയാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സർവാഭാസം, ഈ സർവാഭാസങ്ങളും അവിടെ ശങ്കരാചാര്യർ അദ്വൈതി ഇതിനെ അംഗീകരിക്കുകയാണ്. എന്ത്? ഈ ആഭാസം എന്ന് പറയുന്നത് എന്താണ്? ചര അചര രൂപത്തിൽ പ്രകടമായിക്കൊണ്ടിരിക്കുന്ന ഇതെല്ലാം തത്, ആ പരമാത്മാവ് തന്നെ. സ്പഷ്ടമായിട്ട് ഇവിടെ അംഗീകരിച്ചിരിക്കുകയാണ്. ആഭാസം എന്ന് പറഞ്ഞാൽ പ്രതീതമാകും. നേരത്തെ പറഞ്ഞല്ലോ രജ്ജുവിന സർപ്പാഭാസം, സർപ്പൊരാഭാസമാണ് എന്നുവെച്ചാൽ അതിങ്ങനെ പ്രതീതമാകുന്നു, അനുഭവവേദ്യമാകുന്നു, എന്നുള്ള തന്നെ ആഭാസം എന്ന് പറയും. അതുപോലെ ഈ പ്രപഞ്ചം ചരാചരം എന്ന് പറയുന്നത് എന്താണ്? ആഭാസമാണ്. അതുകൊണ്ട് പറഞ്ഞ് സർവാഭാസം, സർവത്തെ ഇവിടെ അംഗീകരിക്കുകയാണ്. ഇത് തത് എന്ന് വെച്ചാൽ ആ ന്യായമായ പരമാവ് തന്നെയാണ്. ഈ പറയുന്നത് അദ്വൈതമാണ്. സാർ, നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് എന്താണ്? ഇതൊന്നുമല്ല പരമാത്മാവെന്നാണ്. ഇവിടെ പറയുന്ന എന്താണ്? സർവാഭാസവും ഈ സർവപ്രപഞ്ചവും തത് ആ പരമാത്മാവ് തന്നെ. ഒരു സംശയമില്ല, ശങ്കരാചാര്യർക്കും അതിൽ സംശയമില്ല. തഥാപി, എന്നാലും ഈ സർവാഭാസം എന്ന് പറയുന്ന അംശം നമുക്ക് മനസ്സിലാകും, പക്ഷെ തത് എന്ന് പറയുന്ന ആ ഭാഗം പിടികിട്ടുന്നില്ല. അവിടെ എന്തോ ഒരു വൈഷമ്യം നമ്മുടെ ബുദ്ധിക്ക് അനുഭവപ്പെടുന്നു. സർവാഭാസം അതാരും ഉപദേശിക്കേണ്ട കാര്യമില്ല, സർവ പ്രത്യക്ഷ സിദ്ധമായി. പക്ഷെ ആ തത് എന്ന് പറയുന്ന അംശം അതങ്ങോട്ട് പിടികിട്ടുന്നില്ല. എന്താണ് അതിന് കാരണം? വ്യോമവത് സൂക്ഷ്മം. സർവാഭാസത്തെ സർവാഭാസമായി അറിയുന്നതാണ് സ്ഥൂലബുദ്ധി. പക്ഷെ അതിൽ തന്നെ എന്താണ്? ഇതിനെ തഥായി ആ പരമാത്മാവായി അറിയുന്നതിനൊരു വിശേഷത ആവശ്യമുണ്ട്. അതെന്താണ്? വ്യോമവത് സൂക്ഷ്മം. അത് ആകാശത്തെ പോലെ അത് സൂക്ഷ്മമാണ്. ജഡമായി സ്ഥൂലമായി അനുഭവപ്പെടുന്ന ഈ സർവവും അതിൻ്റെ തനിമയിൽ, യാഥാർത്ഥ്യത്തിൽ, ഇത് ആകാശം പോലെ അതിസൂക്ഷ്മമായ പരമാത്മവസ്തുവാണ്. അതഹ സൂക്ഷ്മത്വ സേന രൂപേണ ജ്ഞേയം അപ്പി അവിജ്ഞേയം അവിദുഷ. അതുകൊണ്ടെന്താണോ, സ്ഥൂലമായിരിക്കുന്ന ഈ സർവവും അതിസൂക്ഷ്മമായതുകൊണ്ട് ഇതിൻ്റെ സ്ഥൂലതയെ നമ്മൾ കാണുന്നു. നമ്മൾ നാമരൂപങ്ങളെ കാണുന്നുള്ളൂ സ്ഥൂലമായിരിക്കും. പക്ഷെ അതിസൂക്ഷ്മമായതുകൊണ്ട് സേനരൂപേണ അതിന്റെ സ്വരൂപത്തിൽ, അതായത് ഈ കാണുന്ന ജഡപ്രപഞ്ചത്തിന്റെ ഈ ചരാചരങ്ങളുടെ സ്വരൂപം, സേനരൂപം, യഥാർത്ഥ രൂപം എന്ന് പറയുന്നത് എന്താണ്? അത് അതിസൂക്ഷ്മമാണ്. അത് തന്നെയാണ് തജ്ഞേയം അപി പറയും. നീ കാണുന്നത് തന്നെയാണ് ജ്ഞേയം. ഈശ്വരൻ എന്ന് പറയുന്നത് ഈ നമ്മുടെ മുമ്പിൽ കാണുന്നത് തന്നെയാണ്. ഈ മേശയും കസേരയും ഒക്കെ തന്നെയാണ്. അതിനുവേണ്ടി നമ്മൾ വേറെ വസ്തുവിനെ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഈശ്വരനെ കണ്ടവനും പിന്നെയും ഇതൊക്കെ കാണാൻ കഴിയുന്നത്. എന്തുകൊണ്ട്? ഇതും ഈശ്വരനായതുകൊണ്ടാണ്. ഈശ്വരനെ കണ്ടവൻ പിന്നെ ഇത് കാണാതിരിക്കുന്നുണ്ട്. ഇത് കാണാതിരുന്നെങ്കിൽ പിന്നെ അയാൾ ഈശ്വരനെ കുറിച്ച് പറയത്തില്ലായിരുന്നു. ഈശ്വരനെ കണ്ടവൻ വീണ്ടും ഇതിനെ കാണുന്ന എന്തുകൊണ്ട്? ഈ കാണുന്ന സ്ഥൂലത്തെ മാത്രമല്ല ഇതിലെ സൂക്ഷ്മത്തെയും കാണുന്നു. ഇത് കാണുന്ന നാമരൂപങ്ങളെ മാത്രമല്ല എന്താണോ ഇതിന്റെ സ്വരൂപത്തെയും കാണുന്നുണ്ട്. അതാണ് തജ്ഞേയമുപി. ഈ കാണുന്ന ഈ സർവാഭാസമായ ഈ പ്രപഞ്ചം അതുതന്നെയാണ് ഇവിടെ ഭഗവാൻ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്ന പരമാത്മതത്വം ആണെങ്കിലും അഭിദുഷാം അജ്ഞേയം. ഈ അജ്ഞന്മാർക്ക് അത് പിടികിട്ടാതിരിക്കുന്നു. അതാണ് ജ്ഞാനവും അജ്ഞാനവും തമ്മിലെ വ്യത്യാസം. വിദുഷാന്തോ വിദ്വാൻമാർക്കാണെങ്കിലോ ഇനി ഇത് ആർക്കാ ഈ പറയുന്ന തത്വത്തിന് എന്താ പ്രമാണം? അതാണ് ഇങ്ങനൊരു തത്വം പറയുന്നു, ഈ തത്വത്തിന് എന്താ പ്രമാണം? വിദ്വാൻമാരുടെ അനുഭവം. ആ അനുഭവം വാക്കായി മാറുമ്പോൾ നമ്മളതിനെ ശ്രുതി എന്ന് വിളിക്കും. ആ ശ്രുതിയാണ് പ്രമാണം. അതെന്താണ് പറയുന്നത്? ആത്മീയ വേദം സർവം ശ്രുതി പറയുന്നു. വിദുഷാന്തം ഇത് വിദ്വാൻമാരുടെ അനുഭവമാണ്. അത് വാക്കാകുമ്പോൾ അതിനെ ശ്രുതി എന്ന് വിളിക്കുന്നു. അവരെന്താണ് പറയുന്നത്? ഇതം സർവമാത്മാ, ഈ പറഞ്ഞ സർവാഭാസമായ ഈ ചരാചരമായിരിക്കുന്ന സർവവും ആത്മാവാണ്. പക്ഷെ ഈ ബാഹ്യമായി കാണുന്ന നാമരൂപങ്ങളെ മാത്രം ആത്മാവെന്ന് വിളിച്ചു കളയരുത്. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. അതിന്റെ സ്വരൂപമായിരിക്കുന്ന സൂക്ഷ്മ തത്വത്തെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം വിളിക്കാൻ ഇതിനെ ആത്മാവെന്ന് വിളിക്കാൻ. അങ്ങനെ പറയാതെ നമ്മൾ പറയുകയാണ് വെറുതെ ഇതാ പരമാത്മാവെന്ന് പറയുന്നത് ഈ മേശയും ഡെസ്കും ഒക്കെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. അതുകൊണ്ടാണ് ഇതം സർവം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ സർവാഭാസത്തെയും പറയുന്നു. ആത്മാ എന്ന് പറയുമ്പോഴോ അതിന്റെ സ്വരൂപത്തെ പറയുന്നു. സൂക്ഷ്മമായിരിക്കുന്ന അതിന്റെ സ്വരൂപത്തെക്കുറിച്ച് പറയുന്നു. ബ്രഹ്മയെ വേദം സർവം വേറൊരു ശ്രുതി പറയുന്നു. ഇത് സർവവും ബ്രഹ്മം തന്നെയാണ്. ആദ്യത്തെ ഇതിലെന്താ പറയുന്നത്? ആ സ്വരൂപ സാക്ഷാത്കാരത്തെ കുറിച്ച് പറയുന്നു. ഈ കാണുന്ന സർവവും താൻ തന്നെ എന്ന് പറയുന്നു. അടുത്തെന്ത് പറയുന്നു? ഇതം സർവവും ബ്രഹ്മ സർവാത്മഭാവത്തെ കുറിച്ച് പറയുന്നു. ആ സ്വരൂപ സാക്ഷാത്കാരം നേടിയവന് സർവാത്മഭാവവും വരുന്നു. ഈ സർവവും ആ പരമാത്മാവ് തന്നെ. അപ്പൊ തന്നിലും നേരത്തെ പറഞ്ഞല്ലോ, ഈ ശരീരത്തെ വെച്ചുകൊണ്ട് ഒരു അവധി ഉണ്ടാക്കിയാല് ശരീരത്തിന് പുറമും ഈ ശരീരത്തിനുള്ളിലും. ശരീരത്തിനുള്ളിൽ അതിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ആത്മാ എന്ന് പറയുന്നത്. ശരീരത്തിന് പുറമേ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് വളരെ വലുതായതുകൊണ്ട് അതിനെ ബ്രഹ്മം എന്ന് പറയുന്നു. അതുകൊണ്ട് രണ്ടും പറഞ്ഞു, ആത്മീയ വേദം സർവം ബ്രഹ്മയ വേദം സർവം. ആ വിദ്വാന്റെ സ്വരൂപ സാക്ഷാത്കാരത്തെയും ആ വിദ്വാന്റെ സർവാത്മഭാവത്തെയും. എന്നുവെച്ചാൽ അവിടെ കണ്ണടച്ചിട്ട് തന്റെ ഉള്ളിൽ ഒരാത്മാവിനെ കണ്ടെത്തി ചരിതാർത്ഥം അടയുകയല്ല വിദ്വാൻ, മറിച്ച് തന്റെ ഉള്ളിൽ കണ്ട ആ സ്വരൂപത്തെ തന്നെ കണ്ണു തുറന്നു കഴിഞ്ഞാൽ പുറമേയും കാണും. അപ്പൊ ഈ സർവാഭാസവും ചരാചരവും താൻ തന്നെയാണെന്നറിയുന്നു. അതുകൊണ്ട് സർവ അസുഖ ദുഃഖങ്ങളോടും താതാത്മ്യ അവസ്ഥയിലിരിക്കുന്നു. അതുകൊണ്ട് ഒരു മഹാത്മാവ് ലോകത്തിന്റെ ദുഃഖം നിവൃത്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു, അത് തന്റെ ദുഃഖം തന്നെ. ലോകത്തിന്റെ സുഖപ്രാപ്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു, തന്റെ സുഖപ്രാപ്തിക്ക് വേണ്ടി തന്നെ അത് പരിശ്രമിക്കുന്നു. ഇത്യാദി പ്രമാണതോ നിത്യം വിജ്ഞാതം. ഈ പ്രമാണങ്ങളിലൂടെ, ശ്രുതി പ്രമാണങ്ങളിലൂടെ, ശ്രുതിയിൽ സദാ വിജ്ഞാതമായിരിക്കുന്ന ആ പരമാത്മ തത്വം തന്നെയാണ് ചരമായും അചരമായും ഈ പുറമേ കാണുന്നതല്ല. എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരി, ഈ ചരാചര ഭാവത്തെ പിടികിട്ടും. പക്ഷെ അതിന് വരുന്ന ഈ സർവാത്മഭാവത്തെ പിടികിട്ടുന്നില്ല. എന്തുകൊണ്ട്? അത് അവനവനിൽ തന്നെ ഇരിക്കുന്ന ദോഷം. അതിനാണ് അജ്ഞാനം എന്ന് പറയുന്നത്. അതാണ് അടുത്ത് പറയുന്നത് അവിജ്ഞാതതയാ ദൂരസ്ഥം. എത്രയൊക്കെ ഈ തത്വത്തെ ശ്രുതി വെളിപ്പെടുത്തിയിട്ടും ശാസ്ത്രം വെളിപ്പെടുത്തിയിട്ടും ഗുരു ബോധിപ്പിച്ചിട്ടും ഇത് ദൂരെ ദൂരെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അടുക്കുന്നില്ല. ദൂരസ്ഥം എന്നുവെച്ചാൽ അപ്രാപ്യമായിരിക്കുന്നു എന്നർത്ഥം. അങ്ങനെ ഒരു വൈഷമ്യം അവന്റെ ഉള്ളിൽ അങ്ങോട്ട് ഇത് പ്രകാശിക്കുന്നു, പുറമേ ഒന്നും കാണാനും പറ്റുന്നില്ല. കല്ലും മരവുമല്ലാതെ ഈശ്വരനെ കാണാൻ പറ്റുന്നില്ല. അത് കാണാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അതിനു വേണ്ടിയിട്ട് ഒരുപാട് അഭ്യാസങ്ങളൊക്കെ ചെയ്യുന്നു. കൈയും കാലുമൊക്കെ പൊക്കി തെളവുത്തി നീക്കുന്നു, എന്തെല്ലാം അഭ്യാസങ്ങളെ കാണിക്കുന്നു. യോഗം, ത്യാഗം, പല അഭ്യാസങ്ങളും കാണിക്കുന്നു. എന്തഭ്യാസം ചെയ്തു കഴിഞ്ഞാലും ശരി, വർഷ സഹസ്ര കോട്യാമപി അവിദുഷാം അപ്രാപ്യത്വം. വർഷ സഹസ്ര കോടി എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റത്തില്ല. അത്രയും വർഷം നീ തെളവുത്തി നിന്നാലും ശരി, ഒരു പ്രയോജനവുമില്ല. ഈ ജന്മം തെളിവുത്തി നിന്ന് അടുത്ത ജന്മം വീണ്ടും നിൽക്കും, ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ട്? എന്റെ ഉള്ളിലിരിക്കുന്ന ഇത് പോകണം, ഉള്ളിലിരിക്കുന്ന ഈ ദോഷം പോകണം. അവിദുഷാം, ഈ അജ്ഞന ദോഷം മാറണം. എന്നാ പിന്നെ അത് മാറാനുള്ള എങ്ങനെയാണ്? അത് മാറും, അത് എളുപ്പത്തിനങ്ങ് പറഞ്ഞാൽ മതി. കൂടുതൽ ശാസ്ത്ര ചർച്ചയുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ. നല്ല എളുപ്പ വഴി എന്ന് പറയുന്നത് എന്താണ്? ഈശ്വര കൃപ കൊണ്ട് മാറും, ഗുരുകൃപ കൊണ്ട് മാറും. എന്നാ പിന്നെ ഗുരുവിന് എന്നോട് വലിയ ഇഷ്ടമാണല്ലോ. ഞാനിങ്ങനെ കുറെ കാലമായി ഗുരുസേവയിലാണ്, ഇതുവരെ മാറിയില്ലല്ലോ. ഇതുവരെ പല സേവകളും ചെയ്ത് അതിനോടൊപ്പം ഗുരുസേവയും ചെയ്ത്, അതുപോരാ, ഗുരുവിനെ മാത്രം സേവിക്കും. അപ്പോൾ ഗുരുകൃപയുണ്ടാകും, അപ്പോൾ ഈ ദോഷം അങ്ങ് മാറും, വേറൊന്നും വേണ്ട. അത് തന്നെ ഈശ്വര കൃപ എന്ന് പറയും, രണ്ടു മൂന്ന്. അതുകൊണ്ട് അത് മാറുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും വരും. അപ്പൊ പലരും ചോദി, ഗുരുവിന്റെ അടുത്ത് ഇത്രയും കാലമായിട്ട് 12 വർഷമായി 20 വർഷമായി കൂടെ കഴിഞ്ഞിട്ടും കണ്ണടച്ച ഇരുട്ടാണല്ലോ, ഒരു പ്രകാശമില്ലല്ലോ. പുറത്താരടുത്തും പറയാൻ കൊള്ളത്തില്ല, എന്നാലും നമുക്ക് സ്വകാര്യമായി ചർച്ച ചെയ്യാം. അതെന്താ അങ്ങനെ? ഗംഗയുടെ തീരത്ത് ഒത്തിരി പേര് താമസിക്കുന്നുണ്ട്. പക്ഷെ ഗംഗയിൽ കുളിക്കണമെങ്കിൽ ദൂരെ നാളെ ഇരുന്ന് തീരത്തുള്ളവരാരും അവിടെ ഇറങ്ങി കുളിക്കാറില്ല. അതെന്തോ ഈ പ്രപഞ്ചത്തെ അങ്ങനെയാ ഈശ്വരൻ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നു. ഞാൻ കുറെ കാലം എന്റെ സമീപത്ത് കഴിഞ്ഞാണ് കുളിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ അവിടെ കണ്ടിട്ടുണ്ട് എന്താണോ, അതിന്റെ തീരത്ത് തൊട്ടടുത്ത് കഴിയുന്നവരെല്ലാം പൈപ്പ് വെള്ളത്തിനെ കുളിക്കത്തുള്ളു. അതിൽ കുളിക്കാൻ വേണ്ടി ദൂരെ നിന്ന് ആൾക്കാർ വരും, വളരെ ദൂരെ നിന്ന് കാശൊക്കെ ചെലവാക്കി വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും വരും. അവിടെയുള്ളവർ കുളിക്കത്തില്ല. ഇത് പണ്ടേയുള്ളൊരു രീതിയാണ്. അതുകൊണ്ടാണ് അത് സംഭവിക്കാത്തത്. അത് സംഭവിച്ചു കഴിഞ്ഞാലോ ഈശ്വര അനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ ഗുരുകൃപ കൊണ്ട് ഈ മറയങ്ങ് മാറിയാലോ പറയുന്നു അന്തികേജ ഏറ്റവും അടുത്താണ്. അവൻ ഈ കല്ലിനും മണ്ണിനും എല്ലാം ഈശ്വരനെ തന്നെ കാണാം. തദാത്മത്വ വിദുഷ, ഇതവന് അകലെയല്ലെന്ന് മാത്രമല്ല അവന്റെ സ്വരൂപം തന്നെയാണ്. ആർക്ക് ഈ വിവേകമുള്ളവന്? തദാത്മത്വ വിദുഷ, ആ വിദ്വാൻമാർക്ക് അവന്റെ സ്വരൂപം തന്നെയാണ്, അത് ദൂരമല്ല എന്നർത്ഥം. എന്ന് അവിടെ ഈ പരമാത്മ സാക്ഷാത്കാരത്തിനുള്ള തടസ്സത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പം വിദ്വാൻ അവിദ്വാൻ ഈ രണ്ട് വ്യത്യാസത്തിലാണ് ഇത് നിലനിൽക്കുന്നത്. ഈ സർവാഭാസവും ആത്മവസ്തുവായി അനുഭവപ്പെടുന്നത് ഈ രണ്ട് വ്യത്യാസം അനുസരിച്ച്. അവിദ്വാൻ അത് അനുഭവപ്പെടുന്നില്ല, വിദ്വാൻ അത് അനുഭവപ്പെടുന്നുണ്ട്. ബഹിരന്തശ്ച ഭൂതാനാം അചരം ചരമേവ ച സൂക്ഷ്മത്വതദവിജ്ഞേയം ദൂരസ്ഥം ചാന്തികേ ച തത് അവിഭക്തം ച ഭൂതേഷു വിഭക്തമിവ ച സ്ഥിതം ഭൂതഭർതൃച തജ്ഞേയം ഗ്രസിഷ്ണു പ്രഭ വിഷ്ണു ച ജ്യോതിഷാം അപി തജ്ജ്യോതി തമസപരം ഉച്യതേ ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ഠിതം ഇതി ക്ഷേത്രം തഥാ ജ്ഞാനം ജ്ഞേയം ചോക്തം സമാസതഃ മദ്ഭക്ത ഏതദ് വിജ്ഞായ മദ്ഭാവായോപപദ്യത്തെ. ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.